13-ാം അധ്യായം. അധ്യായത്തിൽ ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിന് ക്ഷേത്രം, മഹാഭൂതാന്യഹങ്കാരം തുടങ്ങി ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു. ക്ഷേത്രജ്ഞം ചാഭിമാമിഥ്യ, അവിടെ ക്ഷേത്രജ്ഞനെ കുറിച്ച് പറഞ്ഞു. ജ്ഞാനത്തെ കുറിച്ച് പറയുകയാണ്, അമാനിത്വം, അദമ്പിത്വം. ഇനി അടുത്ത ഭാഷകാരൻ പറയും, ഇത് ജ്ഞാനസാധനങ്ങൾ ആയതുകൊണ്ടാണ് ഇതിനെ ജ്ഞാനമെന്ന് പറയുന്നത്. ഇത് ജ്ഞാനത്തിന് ഉപകരിക്കുന്നവരാണ്. അപ്പം ജ്ഞാനസാധനങ്ങൾ, അതാണ് ഇവിടെ 9-ാം ശ്ലോകത്തിലും ചർച്ച ചെയ്യുന്നത്. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അഹങ്കാര ഏവച ജന്മം മൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. നമ്മളെ പറയുന്ന കിഞ്ച ഇന്ദ്രിയാർത്ഥേഷു, ശബ്ദാദിഷു, ദൃഷ്ടാദിഷ്ടേഷു, വിഷയഭോഗേഷ് വിരാഗഭാവു വൈരാഗ്യം. ഇന്ദ്രിയാർത്ഥങ്ങളിൽ, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ എന്താണത്? ശബ്ദാദിഷ്, ശബ്ദാദികളിൽ, ശബ്ദസ്പർശരൂപ രസഗന്ധം, ഇതാണ് ശബ്ദാദികൾ. ഇത് എങ്ങനെയുണ്ട്? ദൃഷ്ടാദിഷ്ടേഷു, ദൃഷ്ടമുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്നത് അദൃഷ്ടം, പരലോകത്തിലും മറ്റും അനുഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു സ്വർഗാദികളും മറ്റും. അതാണ് ഇന്ദ്രിയാർത്ഥങ്ങളായ ശബ്ദാദി വിഷയങ്ങൾ. അതെന്താണ്? വിഷയഭോഗങ്ങൾ, വിഷയഭോഗങ്ങൾ, വിഷയാനുഭവങ്ങൾ, വിഷയത്തെ വിഷയനിമിത്തമായി ഉണ്ടാകുന്ന സുഖദുഃഖാനുഭവങ്ങൾ, അതിലുണ്ടാകുന്ന വൈരാഗ്യം, വിരാഗഭാവം. വൈരാഗ്യം, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിദ്വേഷം എന്നുള്ള അർത്ഥത്തിലല്ല. വിശേഷ ദോഷദർശനം എന്ന് പറയും, വിഷയങ്ങളിൽ ദോഷദർശനമാകാം. പക്ഷെ അത് വിദ്വേഷമല്ല, ദോഷവും ദ്വേഷവും രണ്ടും രണ്ടാണ്. വിരാഗം എന്ന് പറഞ്ഞാലും വിദ്വേഷമാണ്. അതെന്താണ് പറയുന്നു? വിരാഗഭാവം. വിരാഗം എന്ന് വെച്ചാൽ വിഗതമായ രാഗം, രാഗം നശിച്ച ഇല്ലാതായതായ അവസ്ഥ. ഇതാണ് ആ വിഷയങ്ങളിലുള്ള ദൃഢമായ ഇച്ഛ, ആ ഇച്ഛാരാഹിത്യം, അതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ഒരു തരത്തിലും വിഷയങ്ങളോടുള്ള ദ്വേഷമനോഭാവമല്ല, അത് രാഗമില്ല. അത്രയേ രാഗമില്ലായ്മ കൊണ്ട് ഒരു സാധകന് സംഭവിക്കുന്ന ഉദാസീനത, വിഷയങ്ങളോടുള്ള ഉദാസീനത, അതിൽ താല്പര്യമില്ലായ്മ, അതാണ് വൈരാഗ്യം. അപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന രാഗം, ദ്വേഷം, അതുമായിട്ട് അതിന് ബന്ധമില്ല. ഇവിടെ രാഗമില്ല എന്നുള്ളതേ ഉള്ളൂ, അതുകൊണ്ട് ദ്വേഷം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് സാധകനെ സംബന്ധിച്ച ഒരു വിഷയങ്ങളോടും, അത് പ്രതികൂലമായിക്കൊള്ളട്ടെ അനുകൂലമായിക്കൊള്ളട്ടെ, പ്രത്യേകിച്ച് അതിനോട് വിദ്വേഷം എന്നില്ല. ശുഭാശുഭങ്ങൾ പ്രാപ്തമാകുമ്പോൾ അയാൾ സന്തുഷ്ടനായിരിക്കുന്നു എന്നും മറ്റും മുമ്പും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും വിഷയങ്ങളോടുള്ള വൈരാഗ്യം എന്ന് പറയുന്നു, വിഷയങ്ങളോടുള്ള എന്തെങ്കിലും മനസ്സിൽ കൽപ്പിക്കുന്ന ഒരു അവസ്ഥയല്ല. ഒരു വിഷയത്തെ സംബന്ധിച്ച് അയാളുടെ മനസ്സിൽ അതിങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് കൽപ്പിക്കുന്ന ഒരവസ്ഥയല്ല. മറിച്ച് രാഗം ഇല്ലായ്മ കൊണ്ട് ആ മനസ്സിൽ സഹജമായി വന്നു ചേരുന്ന മനസ്സിന്റെ ഒരവസ്ഥ, അതാണ് വൈരാഗ്യം. അതിൻ്റെ തെളിവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് എന്താണ്? ആ ഉദാസീനഭാവമാണ്. വിഷയാനുഭവത്തിനായി സാധാരണ കാമികളുടെ മനസ്സ് വെമ്പൽ കൊള്ളുമ്പോൾ ഇവിടെ സാധകന്റെ മനസ്സ് ആ വിഷയത്തിൽ ഉദാസീനനായിരിക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചിന്താ വിഷയമേ അല്ല. വിഷയ സന്നിധിയിലും ബാഹ്യമായും വിഷയത്തിന്റെ അഭാവത്തിനും മനസ്സ് അത്ര ഉദാസീനാവസ്ഥയെ പ്രാപിച്ചിരിക്കും. ഒരു കാമിയാണെങ്കിലോ അയാളുടെ മനസ്സ് വിഷയസന്നിധിയിൽ ശുദ്ധമാവും, വിഷയഭോഗത്തിനായി മനസ്സ് തയ്യാറാകും. വിഷയത്തിന്റെ അഭാവത്തിലോ അവിടെയും മനസ്സിന് ആ ശ്രമം ഉണ്ടായിരിക്കും, വിഷയാനുഭവത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം അത് മനസ്സിനെ പ്രേരിപ്പിച്ച് വിഷയം സാന്നിധ്യമില്ലെങ്കിലും വിഷയ അനുഭവത്തിനായി ആ മനസ്സ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ ഉദാസീനതയില്ല. അതേസമയം ഇവിടെയാണെങ്കിലോ വിരക്തമായ മനസ്സ് എന്ന് പറയുമ്പോൾ ആ മനസ്സ് ആ വിഷയങ്ങളെ സംബന്ധിച്ച് തികച്ചും ഉദാസീനമായി. അതിനെ തന്നെ വേറൊരു ഭാഷയിൽ പറയുന്നത് നിസ്സംഗത എന്ന് പറയുന്നു, അനഭിഷുങ്ക എന്നടുത്ത് പറയും. നിസ്സംഗമായിരിക്കും. നിസ്സംഗമായിരിക്കുമ്പോൾ അവിടെ വിഷയസന്നിധിയിലും വിഷയ അനുഭവം നടക്കുന്നില്ല. വിഷയത്തെ അനുഭവിക്കുകയും അതേസമയം അവിടെ നിസ്സംഗമായിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് സർവത്ര പ്രായോഗികമായ കാര്യമല്ല. കാരണം അനുഭവത്തിന് എപ്പോഴും രാഗം പ്രേരകമാണ്. രാഗമുള്ളിടത്തെ അനുഭവം നടക്കും, രാഗമില്ലെങ്കിൽ അവിടെ അനുഭവമില്ല. ഉദാഹരണം, രോഗാദികൾ ബാധിച്ച് ശരീരം അവശനായി കഴിഞ്ഞാൽ അവിടെ വിഷയ അനുഭവത്തിന് താല്പര്യം തോന്നില്ല. എന്തുകൊണ്ട്? മനസ്സിൽ വിഷയങ്ങളോട് രാഗം വരുന്നില്ല. അപ്പോൾ വിഷയസന്നിധിയിലും അയാൾ ഉദാസീനനായിരിക്കും. അപ്പോൾ അനുഭവത്തിന് എപ്പോഴും രാഗം പൊതുവെ ഒരു സാമാന്യ നിയമമാണ്, രാഗം ഹേതുവായിരിക്കും. അപ്പോൾ രാഗമില്ല, അവിടെ അനുഭവമില്ല. അപ്പോൾ അനുഭവമില്ലെങ്കിൽ അവിടെ സ്വാഭാവികമായും ഉദാസീനമായിരിക്കും. അതുകൊണ്ട് ഒരാൾ വിഷയസന്നിധിയിലിരുന്ന് വിഷയങ്ങളെ അനുഭവിക്കുകയും അതേസമയം അയാൾ രാഗമില്ലാതിരിക്കുന്നു എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല. അതുകൊണ്ട് വിരാഗ അവസ്ഥ മനസ്സിന് വരുമ്പോൾ എന്ത് വരുന്നു? അവിടെ വിഷയാനുഭവങ്ങൾ ഇല്ലാതായിത്തീരുന്നു. അപ്പോൾ വിഷയങ്ങളുടെ സ്ഥാനം എന്താണ് അവിടെ? വിഷയങ്ങൾ കേവലം ദൃശ്യമായി തന്നെ ഇരിക്കുന്നു. സ്വ അനുഭവ വിഷയമായിട്ടല്ല ഇരിക്കുന്നത്, വിഷയങ്ങൾ വിഷയത്വേന നിലനിൽക്കുന്നില്ല. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. വിഷയങ്ങൾ ഒരു കാമിയെ സംബന്ധിച്ചിടത്തോളം അത് വിഷയത്വേന നിലനിൽക്കുന്നു, ഭോഗ്യമായ അനുഭവയോഗ്യമായ വിഷയരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. പക്ഷേ വിരക്തനെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ കേവലം ദൃശ്യങ്ങളായി സ്ഥിതി ചെയ്യുന്നു. ആ ദൃശ്യങ്ങളായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അയാളുടെ മനസ്സിൽ ആ വിഷയ അനുഭവത്തിനുള്ള അഭിവാഞ്ച അതുണ്ടാകുന്നില്ല. അതിനെ തുടർന്ന് വരുന്ന വിഷയാനുഭവവും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്ന വിരാഗഭാവം, വൈരാഗ്യം, അനഹങ്കാര അഹങ്കാര അഭാവയെ വച്ച. അതിനോട് തുടർന്ന് വരുന്നൊരു കാര്യമാണ് അനഹങ്കാരം. ഇത് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്, അഹങ്കാരം പാടില്ല, അഹങ്കാരം പാടില്ല. പക്ഷെ ഇവിടെ ഈ വൈരാഗ്യത്തിനോട് ചേർത്ത് അഹങ്കാരത്തെ പറയുന്നത്, ഈ അഹങ്കാരം എന്ന് പറയുന്നത് സാധനഗതി പറയുന്ന അഹംഭാവം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഈ ജീവൻ ഈ ശരീരത്തോട് ബന്ധപ്പെടുന്നത് അഹംഭാവത്തിലൂടെയാണ്. ശരീരത്തിൽ അഹംകരണം, അഹങ്കരിക്കുക എന്ന് പറയുന്നു. അഹം എന്നുള്ള ഒരു ഭാവത്തെ ആ ജീവൻ ശരീരത്തിൽ സ്ഥാപിക്കുമ്പോഴാണ്, ആ ജീവൻ ശരീരത്തിലേക്ക് സ്ഥാപിക്കുകയാണ്. വാസ്തവത്തിൽ അഹങ്കാരം എന്ന് പറയുന്നത് ആ ജീവന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു ഭാഗമായി നിൽക്കുന്നതാണ്. സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ അഹങ്കാരത്തെ ഈ സ്ഥൂല ശരീരത്തിലേക്ക് ജീവൻ ഉറപ്പിക്കുന്നു. എപ്പോഴാണോ ഈ സ്ഥൂല ശരീരത്തിലേക്ക് ഒരാൾ അഹങ്കാരത്തെ ഉറപ്പിക്കുന്നത്, അപ്പോഴാണ് അയാൾക്ക് വിഷയാനുഭവത്തിനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. കാമ്യമായ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് അതുണ്ടാകുന്നത് അതാണ്. എപ്പോഴാണോ ശരീരത്തിൽ ആ അഹംഭാവം കുറയുന്നത്, അപ്പോൾ അയാൾക്ക് വിഷയാനുഭവത്തിനുള്ള, പ്രത്യേകിച്ച് ഈ സ്ഥൂല ശരീരത്തിൽ വിഷയാനുഭവത്തിന്, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്നുള്ള ബാഹ്യമായ വിഷയാനുഭവത്തിന് മുഖ്യമായ ഉപാധിയായിരിക്കുന്ന എന്താണ്? സ്ഥൂല ശരീരമാണ്, സൂക്ഷ്മ ശരീരമാണ്. അതുകൊണ്ടാണ് ഈ ശരീരത്തിന് ഭോഗ ആയതനമെന്ന് പറയുന്നത്. ഭോഗത്തിനുള്ള, വിഷയാനുഭവത്തിനുള്ള മുഖ്യമായ ഉപകരണം സ്ഥൂല ശരീരമാണ്. സ്ഥൂല ശരീരത്തിലൂടെ ബാഹ്യമായ വിഷയങ്ങൾ അനുഭവിക്കാൻ കഴിയും. സൂക്ഷ്മ ശരീരത്തിലൂടെ ബാഹ്യമായ വിഷയങ്ങളെ കേവലം സ്ഥൂല ശരീരത്തിന്റെ സഹായം കൂടാതെ ബാഹ്യമായ വിഷയാനുഭവം സാധ്യമല്ല. അതുകൊണ്ട് ശരീരം ധരിക്കുന്നത് തന്നെ ജീവൻ, അതായത് ജന്മത്തെ സ്വീകരിക്കുന്നത് തന്നെ, ഈ സ്ഥൂല ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് ജന്മത്തെ സ്വീകരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടി? ബാഹ്യമായ നേരത്തെ പറഞ്ഞ ശബ്ദാദി വിഷയങ്ങളുടെ അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. അത് അനുകൂലമോ പ്രതികൂലമോ ആകാം, ഫലമായ സുഖത്തെയോ ദുഃഖത്തെയോ ഉണ്ടാക്കാം. എന്തായാലും അപ്പൊ ഈ സ്ഥൂല ശരീരത്തിലുള്ള അഹംഭാവം, സ്ഥൂല ശരീരത്തിന്റെ അഹന്തയെ സ്ഥാപിക്കും. ഇതാണ് ഇവിടുത്തെ പ്രധാനമായ അഹങ്കാരം. ഈ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന അഹംബോധം, അത് ജീവന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. എന്നുവെച്ചാൽ സഹജമാണ്, ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ജീവഭാവം നിലനിൽക്കുന്നിടത്തോളം കാലം സൂക്ഷ്മ ശരീരത്തിൽ അഹംഭാവം നിലനിൽക്കും. അഹംഭാവം നശിക്കണമെങ്കിൽ ജീവത്വം നശിക്കുന്നു, ജീവഭാവം നശിക്കുന്നു, മോക്ഷത്തിലേ നശിക്കത്തുള്ളൂ. പക്ഷെ സ്ഥൂല ശരീരത്തിൽ അഹംഭാവം അങ്ങനെയല്ല, അത് വിവേകം കൊണ്ട് അതിന്റെ അതിനെ ശിഥിലമാക്കാം, അതിനെ ശിഥിലീകരിക്കാം. അതിന്റെ ശരീരത്തോടുള്ള ദൃഢമായ ബന്ധത്തെ ഇല്ലാതാക്കാം. അപ്പോൾ അതിന്റെ സ്ഥൂല ശരീരത്തോടുള്ള അഹങ്കാരത്തിന്റെ ദൃഢത കൊണ്ട് വിഷയങ്ങളോടുള്ള ബന്ധവും ദൃഢപ്പെടുന്നു, അതനുസരിച്ച് വിഷയ അനുഭവങ്ങളും അത് തീവ്രമായി വരുന്നു. എന്തുകൊണ്ട്? വിഷയാനുഭവത്തിന്, ജീവൻ വിഷയാനുഭവത്തിന് മുഖ്യമായി ആശ്രയിക്കുന്നത് ഇന്ദ്രിയങ്ങളെയാണ്. ഇന്ദ്രിയങ്ങൾക്കോ, അത് ജ്ഞാനേന്ദ്രിയങ്ങളായാലും ശരി കർമ്മേന്ദ്രിയങ്ങളായാലും ശരി, അവയ്ക്ക് വിഷയാനുഭവത്തിനു വേണ്ടി സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചേ പ്രവർത്തിക്കാൻ പറ്റും. സ്ഥൂല ശരീരത്തെ ആശ്രയിക്കാതെ വിഷയാനുഭവത്തിന് വേണ്ടി അവയ്ക്ക് പ്രവർത്തിക്കാൻ, ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ചിലർ ചിന്തിക്കും മനസ്സുകൊണ്ടൊക്കെ സങ്കല്പിക്കുന്നതോ, അത് കേവലം മാനസികമാണ്. അവിടെ എന്താണോ, ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, സങ്കല്പം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, മനോരഥം മാത്രം. മനോരഥത്തിലൂടെയും വിഷയാനുഭവങ്ങൾ ഉണ്ടാകും, പക്ഷേ സ്ഥൂല ശരീരത്തിലൂടെയുള്ള അനുഭവങ്ങൾ അത് ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ സ്ഥൂല ശരീരത്തെ ആശ്രയിച്ച് മാത്രമേ വിഷയാനുഭവത്തിന് തയ്യാറാകുന്നുള്ളൂ. അപ്പോൾ സ്ഥൂല ശരീരത്തിലുള്ള ആ സൂക്ഷ്മ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഹന്തയുടെ പ്രവൃത്തി എന്താണ്? അവിടെ അഹന്തയുടെ സ്ഥൂല ശരീരത്തിലുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ഈ സ്ഥൂല ശരീരത്തിലോടുള്ള താതാത്മ്യമാണ്. അഹമെന്ന് പറയുന്നത് ആ സൂക്ഷ്മ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ, ആ സൂക്ഷ്മ ശരീരത്തെ വിടാതെ തന്നെ ഈ സ്ഥൂല ശരീരത്തോട് താതാത്മ്യപ്പെടുന്നു. താതാത്മ്യപ്പെട്ടിട്ട് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ അനുഭവിച്ച് ആ ജീവൻ തൃപ്തനാകുന്നു, അല്ലെങ്കിൽ ദുഃഖിക്കുന്നു, അല്ലെങ്കിൽ മറ്റു വികാരങ്ങൾക്കെല്ലാം അധീനനാകുന്നു. അപ്പോൾ ഇതിന് പ്രധാനമായിരിക്കുന്നത് ഈ സ്ഥൂലദേഹ താതാത്മ്യം, അല്ലെങ്കിൽ സ്ഥൂലദേഹ അധ്യാസം എന്നെല്ലാം പറയും അഹങ്കാരത്തിൻ്റെ. അതുകൊണ്ടാണ് അതിനെ പ്രത്യേകം എടുത്ത് പറയുന്നത് വിഷയവിരക്തി, വിഷയങ്ങളോടുള്ള വിരാഗഭാവത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു കാര്യമാണ് ഈ അഹങ്കാരഭാവം, അനഹങ്കാരം. അത് സ്ഥൂല ശരീരത്തിനോട് ഇത്രയും പ്രാധാന്യം വരുന്ന എന്താണ്? അതാണ് അടുത്ത് പറയുന്നത്, ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖ ദോഷ അനുദർശനം ജന്മജ മൃത്യുശ്ച ജരാച വ്യാധയശ്ച ദുഃഖാനിച്ച തേഷ ജന്മാതി ദുഃഖാന്തേഷ പ്രത്യേകം ദോഷാനുദർശനം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്ഥൂല ശരീരത്തെ സംബന്ധിച്ചാണ്, സൂക്ഷ്മ ശരീരത്തെ സംബന്ധിച്ചല്ല. എന്തുകൊണ്ട്? ജന്മം അത് സ്ഥൂല ശരീരത്തിലാണ് സംഭവിക്കുന്നത്. സ്ഥൂല ശരീരത്തെ ജീവൻ സ്വീകരിക്കുന്നു, അത് ജന്മം. മൃത്യു ആ സ്ഥൂല ശരീരത്തെ ജീവൻ ഉപേക്ഷിക്കുന്നു, അതാണ് മൃത്യു. ജര അത് സ്ഥൂല ശരീരത്തിന് സംഭവിക്കുന്നു. വ്യാധി രോഗങ്ങൾ സ്ഥൂല ശരീരത്തിന് സംഭവിക്കുന്നു, അതാണ്. ദുഃഖം ഈ സ്ഥൂല ശരീരം നിമിത്തമായി അന്ധക്കണ്ണത്തിൽ സംഭവിക്കുന്ന ദുഃഖങ്ങൾ, ജീവൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ. അനുഭവങ്ങൾ എപ്പോഴും സൂക്ഷ്മ ശരീരത്തിലാണ് സംഭവിക്കുന്നത്. അനുഭവത്തിൻ്റെ ഉപാധി, ആയതനം അല്ലെങ്കിൽ നിമിത്തം, അതെന്താണ്? എപ്പോഴും സ്ഥൂല ശരീരമായിരിക്കുന്നു. അതുകൊണ്ട് ഇതിലെല്ലാം ദോഷാനുദർശനം. നേരത്തെ പറഞ്ഞതിന് ഇവിടെ ദോഷമാണ്, ദ്വേഷമല്ല, വിദ്വേഷമല്ല. ഇതിലെല്ലാമുള്ള ദോഷത്തെ അനുദർശനം നിരന്തരം ശീലിക്കുക, മനസ്സുകൊണ്ട് ശീലിക്കുക. എന്താണ്? ഈ സ്ഥൂല ശരീരത്തെ ആശ്രയിച്ച് വിഷയ അനുഭവം ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധിച്ച് ആത്യന്തികമായി ദുഃഖം, അതും അതിനോട് അനുബന്ധിച്ച് വരും. ആ അനുഭവത്തിനോട് അനുബന്ധിയായി വരുന്ന ആ ദുഃഖം, ആ ദുഃഖത്തെ കുറിച്ച് ചിന്തിച്ച് ദുഃഖവും അതുപോലെയുള്ള മറ്റു ദോഷങ്ങളും, ജന്മം മൃത്യു ഇതെല്ലാം ദുഃഖകാരണങ്ങളാണ്, ജരാവ്യാധി തുടങ്ങിയ ദോഷങ്ങളെക്കുറിച്ചും നിരന്തരം ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ സ്ഥൂല ശരീരത്തിലുള്ള അഹങ്കാര താതാത്മ്യം അത് കുറഞ്ഞു വരും. അഹങ്കാര താതാത്മ്യം സംഭവിക്കുന്നത് സഹജമായിട്ടാണ്. ഒരാൾ ആഗ്രഹിച്ച് മനഃപൂർവ്വ സ്ഥൂല ശരീരത്തിലേക്ക് അഭിമാനം വയ്ക്കുന്നതല്ല, അത് അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. അത് ജന്മത്തോടുകൂടി സംഭവിക്കുന്നതാണ് അഹങ്കാര താതാത്മ്യം. ജന്മത്തോടുകൂടി സംഭവിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കർണങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ഒന്നും ശക്തി പ്രാപിക്കാത്ത ശൈശവാവസ്ഥയിൽ, ബാല്യാവസ്ഥയിൽ, അവിടെ പോലെ ഈ അഹങ്കാര താതാത്മ്യമുണ്ട്. അഹങ്കാര താതാത്മ്യം ഉള്ളതുകൊണ്ടാണ് ശിശുവും അവിടെ അവയവങ്ങളൊന്നും പ്രരൂഢമല്ല, അന്ധകരണവും പ്രരൂഢമായ അവസ്ഥയാണ്, അപ്രരൂഢാവസ്ഥ എന്ന് പറയും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പോലും അഹങ്കാര താതാത്മ്യം ഈ സ്ഥൂല ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. അതാണ് ശരീര നിമിത്തമായിട്ടുള്ള സുഖദുഃഖാദികൾ ശിശുവിനും ഉണ്ടാകും. അതൊന്നും വിവേകം കൊണ്ട് മാറ്റാവുന്നതോ സ്വേച്ഛയാ സംഭവിക്കുന്നതോ അല്ല, അതാണ് ഇത് സഹജമെന്ന് പറയുന്നത്. സ്ഥൂല ശരീരത്തോട് വരുന്ന അഹങ്കാര താതാത്മ്യം സഹജമാണ്. അത് സഹജമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിലും അതിനെ വിവേകം കൊണ്ട് മാറ്റാൻ പറ്റും. അപ്പൊ സഹജമായി സംഭവിക്കുന്ന ഏത് കാര്യങ്ങളെയും, ഏത് ദോഷങ്ങളെയും മനുഷ്യന് വിവേകം കൊണ്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഈ സ്ഥൂല ശരീരത്തിൽ വരുന്ന അഹങ്കാര താതാത്മ്യം, ആ താതാത്മ്യത്തോടുകൂടി അതിനനുബന്ധിയായി വരുന്ന വിവിധ അനുഭവങ്ങൾ, വൈകാരികമായ അനുഭവങ്ങൾ, അത് സുഖവും ദുഃഖവും മാത്രമല്ല, ഭയം, ലജ്ജ, ദ്വേഷം തുടങ്ങി അനേക അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളെല്ലാം വിവേകം കൊണ്ട് ശിഥിലീകരിക്കാൻ കഴിയും. ശിഥിലീകരിക്കുക എന്ന് പറയുന്നത് എന്താണ്? നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാകത്തില്ല. കാരണം അത് ഇല്ലാതാകുക, അതിൻ്റെ പൂർണ്ണമായ അഭാവം, അതല്ല ഇവിടെ ആധ്യാത്മിക സാധനയിൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ശിഥിലീകരണമാണ്. ഇപ്പം സ്ഥൂല ശരീരത്തോടുള്ള അഹന്തയുടെ നാശം, അഹന്താനാശം എന്ന് നമുക്ക് വാക്കുകൊണ്ട് പറയാമെങ്കിലും അഹന്താനാശം അല്ല ഇവിടെ വാസ്തവത്തിൽ ആവശ്യമായി വരുന്നത്. അഹന്തയുടെ ശിഥിലീകരണമാണ്, ആ ദേഹത്തോടുള്ള അഹന്തയുടെ താതാത്മ്യത്തെ ശിഥിലമാകും. നമ്മൾ വെറുതെ പറയും എന്താണ്? അഹന്തയെ നശിപ്പിക്കുക, അന്ന് ക്ഷിപ്രസാധ്യമായ കാര്യമല്ല, ഒരു തരത്തിലത് അത്യന്ത അസാധ്യവുമാണ്. എന്നാലും വെറുതെ വാക്കുകൊണ്ട് പറയുകയാണ് എന്താണ് അഹന്തയില്ല, അഹന്ത ഇല്ലാതാക്കുന്നു, അഹന്താരാഹിത്യം എന്നെല്ലാം പറയുന്നത് ഒരു കണക്കിൽ അർത്ഥമില്ലാത്ത വാക്കുകളാണ്. ഒരു ജീവന് പരമാവധി ചെയ്യാൻ കഴിയുന്നുള്ളത് എന്താണോ അഹന്തയുടെ ശിഥിലീകരണം, അതിനെ ദുർബലപ്പെടുത്തുക, ശരീരത്തോടുള്ള അതിൻ്റെ ബന്ധത്തെ. കാരണം അത് അത്യധികം ദൃഢമായിരിക്കുന്നു. അതിനെ ദുർബലപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപായമാണെന്ത്? വിവേകാഭ്യാസം. ആ വിവേകാഭ്യാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദോഷ അനുദർശനം. എന്തുകൊണ്ടാണ് ഇതിന്റെ അഭാവം സാധ്യമല്ല എന്ന് പറയുന്നത്? അഭാവം സാധ്യമല്ല എന്ന് പറയുന്നത് സ്ഥൂല ശരീരം നിലനിൽക്കുമ്പോൾ ഈ സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ, പ്രവൃത്തികൾ, അതിന് ഈ അഹന്ത താതമ്യം സ്ഥൂല ശരീരത്തിൽ ആവശ്യമാണ്. മരണത്തോടുകൂടി ആ സ്ഥൂല ശരീരത്തിലുള്ള അഹന്ത താതാത്മ്യം ഇല്ലാതാകുന്നു. ജീവിച്ചിരിക്കുക ഈ ശരീരത്തെ ആശ്രയിച്ച് പ്രവൃത്തികൾ ഏർപ്പെടണമെങ്കിൽ അവിടെ ഈ ജീവന്റെ താതാത്മ്യം സംഭവിച്ചേ പറ്റും. എന്നിട്ട് അഹന്ത താതാത്മ്യം, അതുകൊണ്ട് തന്നെ അഹന്ത താതാത്മ്യത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അത് ഏറെക്കുറെ അസാധ്യം എന്ന് പറയാം. എന്തുകൊണ്ട്? സുഷുപ്തിയിൽ അഹന്ത താതാത്മ്യ സ്ഥൂല ശരീരത്തിലില്ല, അവിടെ സംഭവിക്കുന്നില്ല. ഗാഠമായ നിദ്രയിൽ അവിടെ അഹന്ത താതാത്മ്യം സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ പൂർണ്ണമായ സ്വപ്നത്തിൽ സൂക്ഷ്മ ശരീരത്തിൽ ആണ് താതാത്മ്യം. ഈ സുഷുപ്തിക്കും സ്വപ്നത്തിനും ഇടയ്ക്കും മറ്റും വരുന്ന ചില അവസ്ഥകളുണ്ട്. പൂർണ്ണമായ സുഷുപ്തിയല്ല, സ്വപ്നമല്ല, അങ്ങനെയെല്ലാം വരുന്ന അവസ്ഥകളാണ് ഈ ജീവന് സ്ഥൂല ശരീരത്തോട് താതാത്മ്യം വരുന്നത്. പിന്നെ ജാഗ്രത്തിൽ, ജാഗ്രത എന്ന് പറയുമ്പോൾ ജാഗ്രത ശബ്ദത്തിന്റെ അർത്ഥം തന്നെ അതാണ്. എന്താണോ ജീവൻ സ്ഥൂല ശരീരത്തോട് അഹന്തയിലൂടെ ബന്ധപ്പെടുന്നതാണ് ജാഗ്രത. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഈ ജാഗ്രത സംഭവിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സ്ഥൂല ശരീരത്തോട് ആ ജീവൻ അഹന്തയിലൂടെ ബന്ധപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. ആ അതൊഴിവാക്കണമെങ്കിൽ ഈ ജാഗ്രത സംഭവമാണ്. അവിടെ തത്വജ്ഞാനിയുടെയും മറ്റും അവസ്ഥയും മഹാജാഗ്രത എന്ന് പറയും. എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു ജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ചല്ല, ഒരു സാധകന്റെ അവസ്ഥയെക്കുറിച്ചാണ്. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരത്യാഗം എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത ഒരു വാക്കായി പ്രയോഗിക്കാനുള്ളതല്ല. അതുകൊണ്ട് അവിടെ അഹങ്കാരത്യാഗം എന്ന് പറയുന്നതിന് ഇത്രമാത്രം അർത്ഥമേ ഉള്ളൂ. എന്താണ്? ഈ സ്ഥൂല ശരീരത്തോടുള്ള അഹന്തയുടെ ആ താതാത്മ്യത്തെ ഒന്ന് ശിഥിലമാക്കും. ആരെങ്കിലും പറയുന്നുണ്ട് എനിക്ക് അഭിമാനമില്ല, ഞാൻ അഭിമാനത്തെ ഉപേക്ഷിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണം ഈ പറയുന്നതിനും അയാളെ പ്രേരിപ്പിക്കുന്ന അഭിമാനമാണ്. അഭിമാനമില്ലെങ്കിൽ ഇത് പറയാൻ പറ്റത്തില്ല. അഭിമാനമില്ലെങ്കിൽ അയാൾക്ക് ജാഗ്രതയില്ല, പിന്നെ അയാൾ ഇങ്ങനെ പറയും, അത് പറയാൻ സാധ്യമല്ല. അപ്പോൾ വിവേകം കൊണ്ട് ഈ സ്ഥൂല ശരീരത്തോടുള്ള ആ സംബന്ധത്തെ, അഹന്തയുടെ സംബന്ധത്തെ ശിഥിലമാക്കുന്നതിനുള്ള വിവേകം, ആ വിവേകത്തെയാണ് ഇവിടെ പറയുന്നത് ദോഷ അനുദർശനം. ദോഷമാണ്, ദ്വേഷമല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. കാരണം പലർക്കും ഈ വിരക്തന്മാരാണ് എന്നുള്ളൊരു ഭാവം വന്നിട്ട് പലതിനോടും വിദ്വേഷം വരും. ഈ വിദ്വേഷം എന്ന് പറയുന്നത് സ്നേഹം പോലെ തന്നെ അപകടകാരിയാണ്. ആധ്യാത്മിക സാധന എന്നുള്ളതാണ്. രണ്ടിനും ഒരേ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്, രാഗം ദേഷ്യം. ഇവിടെ രാഗവും ദേഷ്യമല്ല ഉദ്ദേശിക്കുന്നത്, ദോഷമാണ്, ദോഷദർശനമാണ്. രണ്ടിനെയും വേർതിരിച്ച് തന്നെ മനസ്സിലാക്കുന്നു. അത് ഒന്നുകൂടി വിശദീകരിക്കുന്ന എന്താണ്? ജന്മനി ഗർഭവാസ യോനിദ്വാര നിസ്സരണം ദോഷ തസ്യ അനുദർശനം ആലോചനം തഥാ മൃത്യുവും ദോഷാനുദർശനം. ജന്മത്തിൽ ഗർഭവാസം, ഗർഭവാതത്തിൽ നിന്ന് പുറത്തു വരിക തുടങ്ങിയ ദോഷങ്ങളെക്കുറിച്ചുള്ള ആലോചനം തഥാ മൃത്യു ദോഷാനുദർശനം, മൃത്യുവിൽ ദോഷത്തെ കാണുക എന്നതാണ്. തഥാ ജരായാം പ്രജ്ഞാശക്തി തേജോ നിരോധ ദോഷാനുദർശനം പരിഭൂതതാചേതി. അതുപോലെ തന്നെ ജരാ, ശരീരത്തിന് ജരാദികൾ സംഭവിക്കുമ്പോൾ എന്ത് വരുന്നു, ജരയിൽ സംഭവിക്കുന്ന പ്രത്യേകത ഏതാണ്, പ്രജ്ഞാശക്തി, പ്രജ്ഞാശക്തിക്ക് ഓർമ്മക്കുറവ്, അത് വരിക. തേജോ നിരോധ, ശരീരത്തിന്റെ തേജസ് നഷ്ടപ്പെടുക, ഊർജം അത് നഷ്ടപ്പെടുന്നു. ഇതിനെല്ലാം കൂടി ചിന്തിക്കുക. ജന്മം ഇത്തരം ദോഷങ്ങൾക്കെല്ലാം കാരണമാണ് എന്നുള്ള വിവേകം കൊണ്ട് ശരീരം, ഇന്ദ്രിയങ്ങൾ എല്ലാം പരിഭൂതമായി പോകുക, അന്യാധീനമായി പോകുക, എന്നുവെച്ചാൽ സ്വന്തം ഇച്ഛാശക്തിക്ക് അധീനമല്ലാതിരിക്കുക, നടക്കുന്നതിന് മറ്റുള്ളവർ പിടിക്കേണ്ടി വരുന്നു, അതാണ് പരിഭൂതത. കാണാൻ വയ്യ, കണ്ണാടി വെക്കേണ്ടി വരുന്നു, കേൾക്കാൻ വയ്യ, അതിന് വേറെ ഉപകരണങ്ങൾ വെക്കേണ്ടി വരുന്നു, സംസാരിക്കാൻ വയ്യ, ഇങ്ങനെ സർവ ഇന്ദ്രിയങ്ങൾക്കും പരിഭൂതത സംഭവിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വിവേകം കൊണ്ട് ചിന്തിച്ച് ജന്മം ഇത്തരം ദോഷങ്ങളെയൊക്കെ ഉണ്ടാക്കും എന്ന് ചിന്തിച്ചിട്ട്. അപ്പോ ചിലര് പറയും, ചില മോഡേൺ സ്വാമിമാരൊക്കെ പറയും, എനിക്ക് ജീവിതം വളരെ ഇഷ്ടമാണ്, വീണ്ടും വീണ്ടും ജനിക്കണമെന്നാണ് ആഗ്രഹം, കാരണം ഈ ലോകം വളരെ സുന്ദരമാണ്, അപ്പൊ ഇതൊക്കെ കൂടുതൽ കൂടുതൽ അനുഭവിക്കണം. അങ്ങനെ പറയുന്ന സ്വാമിമാരും ഉണ്ട്, നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, ഞാൻ അടുത്ത് പരിചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യരൊക്കെ ഇങ്ങനെ ചില അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്താണോ ഇത്, ഇതിലെ ദോഷത്തെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല, ദോഷത്തെ കാണാൻ പാടില്ല, ഇതിന്റെ ഗുണങ്ങളെ കാണണം, നന്മയെ കാണണം, അങ്ങനെയൊരു ചിന്താഗതിയുണ്ട്. അപ്പോൾ ഇത് ദോഷമെന്ന് വിചാരിച്ച് ഇതിനോടൊന്നും വിരാഗം നിങ്ങളൊന്നും പാടില്ല, വിഷയങ്ങളൊക്കെ ഉള്ളപ്പോൾ അതൊക്കെ അനുഭവിക്കുക, മാന്യമായ രീതിയിൽ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുക, കവിതയും പാട്ടും ഒക്കെ എഴുതുക, അങ്ങനെ ഇതൊക്കെ അനുഭവിക്കുക, അതാണ്. അപ്പോൾ ദോഷദർശനം എന്ന് പറയുന്നത് ശങ്കരാചാര്യർക്ക് പറ്റിയ ഒരു വലിയ അബദ്ധമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള സ്വാമിമാരി തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞത് നല്ല സമയത്താണ്, ഇതൊക്കെ അനുഭവിക്കാൻ ശേഷി ഉണ്ടായിരുന്ന സമയത്താണ്. ഈ സ്വാമിക്ക് തന്നെ അവസാന സമയത്ത് അസുഖം പിടിച്ച് ഈ പറയുന്ന പോലെ പ്രജ്ഞാശക്തി ഇതൊക്കെ നശിച്ചു. അങ്ങനെ വന്ന ഒരു അവസരത്തിൽ പറയുന്നത് എന്താണ്, എങ്ങനെയെങ്കിലും ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ പറയുകയാണ്, അതേ സ്വാമി എന്ന് പറഞ്ഞാണ്, സ്വാമി വളരെ പ്രസിദ്ധനാണ്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു. എന്തുകൊണ്ട്, ആരോഗ്യത്തോടുകൂടിയിരിക്കുമ്പോൾ ഇതൊക്കെ പറയാം, ലോകമൊക്കെ വളരെ സുന്ദരമാണെന്നൊക്കെ പറയാം, പക്ഷെ ആരോഗ്യം നശിക്കുകയോ ഇതുപോലെയുള്ള ഓർമ്മക്കുറവോ ശരീരത്തിന് ശേഷിയൊക്കെ വരുമ്പം ഇത് സുന്ദരമാണെന്നൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ താൻ നേരിട്ട് അനുഭവിക്കുന്ന വ്യാധികളും ദുഃഖങ്ങളും ഇതുണ്ടാക്കുന്ന ശാരീരികമായും മാനസികമായും ഉണ്ടാക്കുന്ന വ്യഥകളും എന്ന ഇയാളുടെ മനസ്സിനെ ആകെ അലങ്കോലപ്പെടുത്തും. ആ സമയത്ത് ഈ ലോകം സുന്ദരമാണെന്ന് പറഞ്ഞ് കവിതയൊന്നും എഴുതാൻ പറ്റത്തില്ല, അപ്പം ശരിക്കും തളർന്നു പോകും. അപ്പോൾ ദോഷാനുദർശനം എന്ന് പറയുന്ന വിവേകം നേരത്തെ ഉള്ളവനാണെങ്കിൽ പിടിച്ചു നിൽക്കും, അല്ല ഇതൊക്കെ സുന്ദരമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് തളർന്നു പോകും. അപ്പോൾ ഇനി വേണ്ട, ഇതുപോലുള്ള ദുഃഖാനുഭവം ഇനി വേണ്ട, മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം, ഇനി ജനിക്കണ്ടെന്ന് തന്നെ. പക്ഷെ അത് ഒടുവിൽ ചെന്ന് അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ഇത് പറയുന്നത്, അബദ്ധമൊന്നുമല്ല, വിവേകം ഉള്ളവൻ അല്ല, ഈ ലോകത്തിലെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അതാണ് ശ്രേഷ്ഠമെന്ന് കരുതുന്നവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ തുടരട്ടെ. പക്ഷെ വിവേകം എന്ന് പറയുന്നത് അതല്ല, ഒരാളുടെ മനസ്സിൽ വിവേകം ഉണ്ടായി വരുമ്പോൾ അയാൾ ചില ദോഷത്തെക്കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ ഒരാൾ ഈ ദോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ അയാളുടെ മനസ്സിൽ വിവേകം ഉണ്ടാകും. ഇത് പരസ്പര സാപേക്ഷമാണ്. വിവേകം വർദ്ധിക്കുന്നതിനനുസരിച്ച് അയാളുടെ മനസ്സിൽ ലോകത്തെക്കുറിച്ചുള്ള ദോഷങ്ങൾ ചിന്തിക്കും, അല്ലെങ്കിൽ ലോകത്തിലെ ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതനുസരിച്ച് അയാളുടെ മനസ്സിലെ വിവേകം ദാഠ്യപ്പെട്ടു വരും. ഇത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അത് ബോധപൂർവം അനുഷ്ഠിക്കണമെന്നാണ്. നല്ല കാലത്ത് ഈ വിഷയാനുഭവങ്ങളിലെല്ലാം മുഴുകിക്കഴിഞ്ഞ് അവസാനം ശരീരത്തിനും ഇന്ദ്രിയത്തിനും ഒന്നും ശേഷിയില്ലാതെ വന്ന് പിന്നീട് വിവേകാഭ്യാസം കൊണ്ടോ ദോഷദർശനം കൊണ്ടോ പ്രയോജനമൊന്നുമില്ല. വിഷയങ്ങളെ അനുഭവിക്കാനുള്ള ക്ഷമത ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും നഷ്ടപ്പെട്ടു. അത് തീരെ അവശനായി കഴിയുമ്പോൾ, അതുവരെ ഈ ലൗകിക കാര്യങ്ങളെല്ലാം മുഴുകിക്കഴിഞ്ഞിട്ട് അവസാന സമയത്ത് ദോഷദർശനം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. ഒരു ദർശനവും നടക്കത്തില്ല. ശരീരവും മനസ്സും ആവശ്യമായി കഴിഞ്ഞാൽ അതുകൊണ്ട് ആണ് ശങ്കരാചാര്യർ ഇതിനെ ആവർത്തിച്ച് പറയുന്നത്, ഉറപ്പിച്ച് പറയുന്നത്. ഭഗവാനും അതിൽ നിന്ന് പറയുന്നു, ഗീതാകാരനും. നല്ല സമയത്ത് തന്നെ എന്ത് വേണം, ഈ ജന്മം എടുത്ത് ജരാവ്യാധി ചിന്തിക്കാൻ ശേഷിയുള്ള സമയത്ത് ഈ ദോഷങ്ങളെ കൂടി ചിന്തിക്കണം. ചിലർ പറയും ഇതെന്താണോ, ഇത് ജീവിതത്തോടുള്ള ഒരു എന്താ അതിനൊരു ഭാഷ പറയും, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ്, നിഷേധാത്മകമായ കാഴ്ചപ്പാടാണ് ഈ പറയുന്നത് എന്ന് പറയും. ജീവിതത്തോടുള്ള നിഷേധാത്മകമായ കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്, ഇത് ശരിയല്ല എന്ന് പറയും. എന്ന് വെച്ചാൽ അത് മറ്റൊരു ചിന്താഗതിയാണ്, ഭൗതികമായ ചിന്താഗതി. ഭൗതികമായ ചിന്താഗതി മാത്രം ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവേകം എന്ന് പറയുന്നത് നിഷേധാത്മകമാണ്. ഇത് നിഷേധാത്മകമല്ല, ഇത് വിവേകമാണ്. ഇവിടെ ഇതിന് പറയുന്നത് വിവേകമെന്നാണ്. ഇത് ആധ്യാത്മിക സാധനയാണ്. ആധ്യാത്മിക സാധനയിൽ ഇത് വിവേകം. ഇത് തികച്ചും ഭൗതികമായ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇത് നിഷേധാത്മകമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭൗതിക ചിന്താഗതിക്കാർക്ക് വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞിരിക്കും. ഇവിടെ പറയുന്ന, ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണ്? ആത്മാവ്, പരമാത്മാവ്, ബന്ധം, മോക്ഷം, ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സന്ദർഭം പ്രകരണം ആധ്യാത്മികമാണ്. അപ്പോൾ ആധ്യാത്മികമായ ചിന്താഗതിയിൽ ദോഷദർശനം എന്ന് പറയുന്നത് വിവേകമാണ്, അല്ലാതെ ഒരിക്കലും നിഷേധാത്മകമല്ല. ഒരു ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്ക് ഒരു സാധകന് ഇത് ആവശ്യമായി വരുന്നതാണ്. ഒരു ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസവും ശ്രദ്ധയുമില്ലാത്ത ഒരു ഭൗതിക കാഴ്ചപ്പാടുള്ള ഒരാളെ സംബന്ധിച്ച് ഇതെല്ലാം നിഷേധാത്മകം തന്നെയാണ്. അത്തരക്കാർ ഉദ്ദേശിച്ചല്ല ഇത് പറയുന്നത്. പറയുന്നത് ജന്മം, മൃത്യു, ജരാ, വ്യാധി, ദുഃഖ, ദോഷാന ദർശനം. തഥാ വ്യാധിഷു ശിരോരോഗാധിഷു ദോഷാനുദർശനം. വ്യാധികൾ, ഇവിടെ പറയുന്ന ശിരോരോഗം എന്ന് വെച്ചാൽ തലവേദന തുടങ്ങിയ വ്യാധികൾ, ഇതിനുമെല്ലാം എന്താണ് ദോഷാനുദർശനം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, തലവേദന വരുമ്പോൾ ദോഷദർശനം കൊണ്ട് തലവേദന മാറുമോന്ന് ചിലർ ചോദിക്കും. ദോഷദർശനം ഇപ്പോൾ ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്ക് ദോഷദർശനത്തിൽ, അപ്പൊ തലവേദന മാറാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ദോഷദർശനത്തെ കുറിച്ച് പറയുന്നത്. അവിടെ ചിന്തിക്കുന്ന എന്താണോ, ശാരീരികമായ വ്യാധികൾ, ഈ വ്യാധികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യുന്നു, ആ വ്യാധിയുടെ പരിഹാരത്തിനുള്ള ഉപായങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനുള്ള പരിഹാരങ്ങളെ തേടുന്നു. ഇത് ലൗകികം, സാധാരണ മനുഷ്യരെല്ലാവരും ചെയ്യുന്നു. വ്യാധികൾക്ക് പരിഹാരം തേടുക, വ്യാധികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ഇതാണ് ലൗകികമെന്ന് പറയുന്നത്. ഇവിടെ സാധന എന്നുള്ളവനേക്ക് എന്താണ്, അയാൾ ഈ വ്യാധികൾ സംഭവിക്കുമ്പോൾ അയാൾ ചിന്തിക്കുന്ന എന്താണ്, ഈ വ്യാധിക്ക് കാരണമായിരിക്കുന്ന ജന്മമാണ്, ജന്മം സംഭവിച്ചതുകൊണ്ട്. പറഞ്ഞല്ലോ ജന്മം എന്ന് പറയുന്നത് ഈ സ്ഥൂല ശരീരധാരണ, ഈ സ്ഥൂല ശരീരത്തെ ധരിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സ്ഥൂല ശരീരത്തോട് ഈ അഹന്ത പ്രാധാന്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ രോഗാനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ദോഷത്തിന് ഉപായങ്ങളെ അന്വേഷിച്ച് പരിഹരിച്ചു കഴിഞ്ഞാൽ അതൊരാത്യന്തികമായ പരിഹാരമാകുന്നില്ല. മറ്റൊരു രോഗത്തിന്, മറ്റൊരു ദുഃഖാനുഭവത്തിന് വീണ്ടും ഈ ശരീരം പാത്രമായി തീരും. ഇതിങ്ങനെ അനുസൃതമായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടൊരു ആധ്യാത്മിക ചിന്തയുള്ള ഒരാൾ, ഒരു ആത്മീയ സാധകൻ അവിടെ ദുഃഖം പരിഹാരം എന്ന് പറയുന്ന ലൗകിക തലത്തിൽ നിന്നുകൊണ്ടല്ല ചിന്തിക്കുന്നു, മറിച്ച് ഇതിന്റെ മൂലകാരണമായിരിക്കുന്ന ജന്മം, ആ ജന്മമാണ് ഇതിന് കാരണം, അതാണ് ദോഷം. ഈ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന ദോഷം ജന്മമാണ്. അപ്പോൾ ഈ ജന്മത്തെ ഒഴിവാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ഏർപ്പെടുക. അപ്പോൾ ദുഃഖത്തിന് പരിഹാരം, ലൗകികമായ ഭൗതികമായ പരിഹാരം വേണ്ട, അത് ആശ്രയിക്കാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷേ അയാളുടെ വിവേകം പ്രവർത്തിക്കുന്നത് ആ പരിഹാരത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ജന്മം ഇതിൻ്റെ ശാശ്വതമായ ആത്യന്തികമായ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾ ചിന്തിക്കുന്നത് എന്താണ്? ജന്മമാണ് ഇതിന് കാരണം, അതുകൊണ്ട് ജന്മത്തെ ഒഴിവാക്കണം എന്ന്. അത്തരമൊരു ചിന്ത നമുക്ക് സർവ്വസാധാരണമായി ഉപദേശിക്കാനോ സർവ്വസാധാരണമായി അനുഷ്ഠിക്കാനോ സാധ്യമാണ്. അതുകൊണ്ട് ഇത് കേവലം ഒരു ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്ക് മാത്രം ഉപദേശിക്കുന്നതാണ്. സർവത്രിയുമായി സർവജനങ്ങൾക്കും സ്വീകാര്യമോ സർവജനങ്ങളോടും ഇത് ഉപദേശിക്കത്തക്കതോ അല്ല. ഉപദേശിച്ചാൽ അവർക്കത് സ്വീകരിക്കാനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആധ്യാത്മിക സാധകനെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ ചിന്തിക്കാം. എന്താണ് ശിരോരോഗാദികളിൽ ദോഷദർശനം? ഇത് കാരണം ജന്മമാണ്, അതുകൊണ്ട് ജന്മം ദോഷമാണ്, ആ ദോഷത്തെ ഒഴിവാക്കുന്നതിനുള്ള ഉപായങ്ങൾ അയാൾ ആരായുന്നു, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ആധ്യാത്മിക സാധനങ്ങളിൽ ദൃഢത ഉണ്ടായിത്തീരുന്നു. അതാണ് തഥാ ദുഃഖേഷു ആധ്യാത്മിക ആദിഭൗതിക ആദിദൈവിക നിമിത്തേഷു. ആധ്യാത്മിക ആദിഭൗതികം ആദിദൈവിക തുടങ്ങിയ നിമിത്തങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളിലും അയാൾ ദോഷത്തെ കാണുന്നു. ഇതെല്ലാം നമ്മൾ മുമ്പ് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആധ്യാത്മിക നിമിത്തമായി വരുന്ന ദുഃഖങ്ങൾ, ആദിഭൗതിക നിമിത്തമായി വരുന്ന ദുഃഖങ്ങൾ, ആദിദൈവിക നിമിത്തമായി വരുന്ന ദുഃഖങ്ങൾ. ആധ്യാത്മിക നിമിത്തങ്ങൾ എന്ന് പറയുന്നത് ഈ ശരീരമാണ്, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരം. ആധ്യാത്മിക നിമിത്തങ്ങൾ, അതിൽ നിന്ന് വരുന്ന ദുഃഖങ്ങൾ, ആദിഭൗതിക ഭൂതങ്ങൾ, പ്രാണികൾ, മറ്റും ബാഹ്യമായ ശരീരബാഹ്യമായിട്ടുള്ള നിമിത്തങ്ങൾ, അതാണ് ആദിഭൗതിക നിമിത്തങ്ങൾ. ആദിദൈവിക നിമിത്തങ്ങൾ നമുക്കറിയാൻ പാടില്ല. അജ്ഞാതമായ ശക്തികളിൽ നിന്ന് വരുന്ന, ദേവതാവിശേഷങ്ങളിൽ നിന്നും മറ്റും വരുന്നു, അതിനിമിത്തമായി വരുന്ന ദുഃഖങ്ങൾ ഇതാണ്. ഈ ദുഃഖങ്ങളിൽ അനുഭവിക്കുമ്പോഴും, കാരണം എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം നേടാൻ കഴിയുന്നില്ല, പരിഹരിക്കാൻ കഴിയുന്നില്ല. അജ്ഞാതമായ പല ദുഃഖ നിമിത്തങ്ങളുമുണ്ട്. എത്ര ചിന്തിച്ചാലും അന്വേഷിച്ചാലും ആ ദുഃഖ നിമിത്തങ്ങളെ കാണാൻ പറ്റത്തില്ല. അതിനാണ് ആധിദൈവിക നിമിത്തങ്ങളെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില ദുഃഖ നിമിത്തങ്ങൾ നമ്മൾ സ്ഥൂലമായി ബാഹ്യമായി കാണുന്നുണ്ട്, അതിന്റെ പിന്നിൽ എന്താണെന്നറിയില്ല, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നറിയില്ല. അതും ആധിദൈവിക നിമിത്തങ്ങളാണ്. ഇങ്ങനെ വ്യാഖ്യാനിക്കാം. അഥവാ അല്ലെങ്കിലോ ദുഃഖാനിയേവ ദോഷോ ദുഃഖദോഷ. ദുഃഖദോഷാണ് ദർശനം എന്ന് പറയുന്നത് വേറെ രീതിയിലും മനസ്സിലാക്കാം. ദുഃഖങ്ങൾ തന്നെയാണ് ദോഷം. തസ്യ ജന്മാദിഷു അനുദർശനം. ജന്മാദികൾ തന്നെയാണ്, ജന്മാദികൾ ദുഃഖമാണ്, അത് തന്നെയാണ് ദോഷം. അതിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ വിവേകം കൊണ്ട് ഈ ശരീരത്തെ ഈ കേവലം ഈ പീഡനങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ഈ ശരീരം. ഈ ശരീരം ആധ്യാത്മിക സാധനയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്ന് ചിന്തിച്ച് അതിൽ നിഷ്ഠ ഉണ്ടാക്കിയെടുക്കുക, അതിനുള്ള വിവേകത്തെ സമ്പാദിക്കുക. അതാണ് ദുഃഖദോഷാനുദർശനം. ദുഃഖം ജന്മ, ദുഃഖം മൃത്യു, ദുഃഖം ജര, ദുഃഖം വ്യാധേഹ, അങ്ങനെ ചിന്തിക്കുക. ഇതെല്ലാം ദുഃഖമാണ്. ദുഃഖ നിമിത്തത്വാ ജന്മാദയോ ദുഃഖം, അത് വ്യാഖ്യാനിക്കുകയാണ്. രണ്ടാമത് മറ്റൊരു തരത്തിൽ ദുഃഖത്തിന് നിമിത്തമായിരിക്കുന്നതാണ് ജന്മാദികൾ, അതുകൊണ്ട് അതെല്ലാം ദുഃഖമാണ്. ന പുനഃ സ്വരൂപേണയോ ദുഃഖം, ഇതൊന്നും സ്വരൂപേണ ദുഃഖമല്ല, ഇതെല്ലാം ദുഃഖത്തിന് നിമിത്തമാണ്, അതുകൊണ്ട് ദുഃഖമാണെന്ന് വെച്ചാൽ ഇതിന് ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ഏവം ജന്മാദിഷു ദുഃഖദോഷാനുദർശന ദേഹേന്ദ്രിയാദി വിഷയഭോഗേഷു വൈരാഗ്യം ഉപജായതി. ഇങ്ങനെ ജന്മാദികളിൽ ദുഃഖ ദോഷത്തെ കാണുന്നുകൊണ്ടൊരു സാധകൻ ഇല്ലാത്തവർക്കല്ല, ഈ ദുഃഖദോഷങ്ങളെ കാണുന്നുകൊണ്ട് ഇത് ദുഃഖമാണ് ഇത് തന്നെയാണ് ദോഷം എന്നവൻ മനസ്സിലാക്കുന്നതുകൊണ്ട് എന്ത് വരുന്നു? ദേഹ ഇന്ദ്രിയാദി വിഷയഭോഗേഷു, ദേഹം ഈ ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ അതിലൂടെയുള്ള വിഷയ അനുഭവങ്ങളിൽ അതിൽ അയാൾക്ക് വൈരാഗ്യമുണ്ടാകുന്നു, അതിനയാൾ ഉദാസീനായിത്തീരുന്നു. അങ്ങനെ അയാളുടെ മനസ്സ് വിഷയാനുഭവത്തിൽ ഉദാസീനമായി തീരുമ്പോഴോ പറയുന്നു തത് എന്തിനു വേണ്ടിയത് പ്രത്യേകാത്മനി പ്രവൃത്തി, അയാൾക്ക് പ്രത്യേകാത്മാവിലേക്ക് പ്രവൃത്തി ഉണ്ടാകുന്നു. അയാളുടെ ജീവിതം കൊണ്ട് അയാൾ നേടാൻ ആഗ്രഹിക്കുന്ന ഈ സംസാര മോചനമാണെങ്കിൽ ഇത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. അയാൾക്ക് പ്രത്യേകാത്മാവിൽ പ്രവൃത്തി ഉണ്ടാകുന്നു. എങ്ങനെയുള്ള പ്രവൃത്തി ഉണ്ടാകുന്നു? കരണാന ആത്മദർശനായ, അയാളുടെ കരണങ്ങളുടെ പ്രവൃത്തി ആന്തരികമാകുന്നു. എല്ലാ കരണങ്ങളുടെയും പ്രവൃത്തി ആന്തരികമാകുന്നു, പ്രത്യേകാത്മാവിനേക്കാകുന്നു. കരണാന എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ദ്രിയാദി കരണങ്ങൾ എങ്ങനെ ആത്മാവിനെ അറിയാൻ വേണ്ടി പ്രവർത്തിക്കും? അപ്പൊ എല്ലാ കരണങ്ങളും ഒത്തുചേർന്ന് ആത്മദർശനത്തിനായി പരിശ്രമിക്കുന്നു. എല്ലാ കർണങ്ങളും ഒത്തുചേർന്ന് വിഷയ അനുഭവത്തിനായി പ്രവർത്തിച്ചിരുന്നു. പക്ഷെ ഒരു സാധകന്റെ എല്ലാ കർണങ്ങളും ഒത്തുചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ആത്മദർശനായ സ്വരൂപ ദർശനത്തിനായി അല്ലെങ്കിൽ ഈശ്വരപ്രാപ്തിക്കായി പ്രവർത്തിക്കുന്നു എന്നത്. അപ്പോ വിഷയാനുഭവങ്ങളിലും അതായത് വിഷയാനുഭവങ്ങളുടെ സന്ദർഭങ്ങൾ, വിഷയത്തെ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഇന്ദ്രിയങ്ങളും എന്ത് ചെയ്യുന്നു? ആ വിഷയങ്ങളെ വിഷയത്വേന സമീപിക്കുന്നു. അവയെല്ലാം കേവലം ദൃശ്യങ്ങളാക്കി നിർത്തിയിട്ട് ആ വിഷയങ്ങളിലെല്ലാം ഉള്ള ഈശ്വര സാന്നിധ്യത്തെ അനുഭവിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ എല്ലാ കർണങ്ങളും ഒരുമിച്ച് ചേർന്നു ആത്മദർശനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ കണ്ണുകൊണ്ട് ഈശ്വരനെ കാണാൻ പറ്റൂ, ചെവി കൊണ്ട് ഈശ്വരനെ കേൾക്കാൻ പറ്റൂ. കണ്ണുകൊണ്ട് ഈശ്വരനെ കാണാൻ പറ്റത്തില്ല. അപ്പോ കണ്ണെങ്ങനെ ഈശ്വര ദർശനത്തിന് വേണ്ടി പ്രവർത്തിക്കും? ചെവി കൊണ്ട് ഈശ്വരനെ കേൾക്കാൻ പറ്റുന്നില്ല. പലതരത്തിലാണ് പല പല ഉപായങ്ങളും അതിനെ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നെന്താണോ, എല്ലാ വിഷയ അനുഭവങ്ങളിലുമുള്ള ആ ഈശ്വര സാന്നിധ്യത്തെ ഒരു സാധകൻ അനുഭവപ്പെടുന്നു. അത് ഒരു വഴി. അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും അയാൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന എന്താണോ, കണ്ണിലൂടെ കാണുന്നതും ചെവിയിലൂടെ കേൾക്കുന്നതും നാക്കിലൂടെ രചിക്കുന്നതും ത്വക്കിലൂടെ സ്പർശിക്കുന്നതും എല്ലാം ഈശ്വരൻ തന്നെ. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പ്രത്യേകാത്മാവിന്റെ പ്രവൃത്തി, അല്ലെങ്കിൽ പ്രത്യേകാത്മനി പ്രവൃത്തി. പ്രത്യേകാത്മാവിൽ തന്നെയാണ് ഈ പ്രവൃത്തികൾ സംഭവിക്കുന്നത്. അല്ലാതെ ജഡമായ ഭൗതികമായ ലൗകികമായ വിഷയങ്ങളിലല്ല ഈ പ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവേകങ്ങൾ അവിടെ സാധകന്റെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുന്നില്ല. വിഷയങ്ങൾ സജീവമായി മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഏത് കാരണങ്ങളായാലും അവിടെ പ്രവർത്തിച്ച് തന്നെ തീരും, അവിടെ നിന്ന് പിന്മാറാൻ കഴിയത്തില്ല. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവിടെ വിവേകം അയാളുടെ അന്ധക്കരണത്തെ ബോധിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അവിടെ ആരാണ് പ്രവർത്തിക്കുന്നത്? സാധാരണ അവൻ ഈ ശരീരത്തിനോട് സ്ഥൂലമായ അഭിമാനം വെച്ചുകൊണ്ട് ഞാൻ ഇതായി വിഷയത്തെ അനുഭവിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി വളരെ അവന്റെ ദൃഢമായ വാസനകൾക്കനുസരിച്ച് അവൻ അത്യാർത്ഥിയോടുകൂടി വിഷയങ്ങളെ അനുഭവിക്കുന്നു. വിവേകിയാണെങ്കിലോ അവൻ ഈ പ്രവൃത്തികളെയെല്ലാം, ഇന്ദ്രിയ പ്രവൃത്തികളെയെല്ലാം പ്രത്യേകാത്മാവിൽ നടക്കുന്നതായിട്ട് തന്നെ അവനറിയുന്നു. അതിലൂടെ വിഷയത്തിലേക്ക് പ്രവർത്തിക്കാൻ ഒരുമ്പെടുന്ന ആരാണോ അത് പ്രത്യേകാത്മാവ് തന്നെ. ക്ഷേത്രജ്ഞനായിരിക്കുന്ന പരമേശ്വരൻ തന്നെയാണ് എന്നവൻ മനസ്സിലാക്കുന്നു. എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ വിഷയവിവേചനം ഉണ്ടാകുന്നു. അപ്പോൾ അവൻ കാമാധീനനായി വിവേകശൂന്യനായി അവൻ്റെ അന്ധകരണം അല്ലെങ്കിൽ ആ ജീവൻ വിഷയങ്ങളിൽ മുഴുകുന്നില്ല. അവിടെ വിഷയപ്രവൃത്തി ഉണ്ടായാൽ തന്നെയും അത് ഈശ്വരീയമാണ് ഈ കരണങ്ങളുടെ പ്രവൃത്തി എന്ന് ബോധ്യപ്പെടുമ്പോൾ വിവേകം അവനെ അവൻ്റെ പ്രവൃത്തികളെ സത്പഥത്തിലൂടെ നയിക്കും. അതാണ് ഒരു ലൗകിക മനുഷ്യനും സാധകനും തമ്മിലുള്ള വിഷയപ്രവൃത്തിയിലെ വ്യത്യാസം. അതാണ് കരണാനാം, സർവകരണങ്ങളും ഒരുമിച്ച് ആ പ്രത്യേകാത്മാവിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ പറയുന്നതെല്ലാം ഏവം ജ്ഞാനഹേതുത്വ, ഇതെല്ലാം ജ്ഞാനത്തിന് ഹേതുവാണ്, വിവേകത്തിന് ഹേതുവാണ്, ജ്ഞാനമുച്ചത്. അതുകൊണ്ട് ഇതിനെല്ലാം ജ്ഞാനമെന്ന് പറയുന്നു. ജന്മാദി ദുഃഖദോഷാനുദർശനം, ജന്മാദി ദുഃഖദോഷങ്ങളെ കുറിച്ച് ചിന്തിച്ച് ധരിക്കുന്നത് അതെന്താണ്? ജ്ഞാനമാണ്, അല്ലെങ്കിൽ അതിനെ വിവേകം എന്നും പറയാം. അപ്പൊ ദുഃഖദോഷാനുദർശനം എന്ന് പറയുന്നതിനെ രണ്ടു തരത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, ദുഃഖങ്ങളിൽ ദോഷത്തെ ശീലിക്കുക, അല്ലെങ്കിൽ ദുഃഖം തന്നെ ദോഷം, ഈ ദുഃഖങ്ങൾ തന്നെയാണ് ദോഷം എന്ന് മനസ്സിലാക്കുക. രണ്ടതിൻ്റെയും താല്പര്യം ഒന്ന് തന്നെ. ഭാഷയിൽ വരുന്ന ഒരു വ്യത്യാസമൊന്നുമില്ല. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവച ജന്മം മൃത്യു ജരാം വ്യാധി ദുഃഖദോഷാനുദർശനം. ആസക്തിരനഭിഷ്വങ്ക പുത്രദാരഗൃഹാദിഷു നിത്യഞ്ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. അടുത്തു പറയുന്നു, കിഞ്ച, ഇത് മാത്രമല്ല മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാ സാധകന്മാർക്കും പൊതുവായി പറഞ്ഞാണ്. അടുത്തു പറയുന്നത് എന്താണ്? ചിലർക്ക് വിശേഷിച്ച് പറയണം. അസക്തി, ശക്തി, സംഘനിമിത്തേഷു വിഷയേഷു പ്രീതി മാത്രം. ശക്തി എന്ന് പറയുന്നത് എന്താണ്? വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇഷ്ടവിഷയങ്ങൾ. മനസ്സിന്റെ രാഗം കൊണ്ട് മനസ്സ് പിടിച്ചു നിൽക്കുന്ന വിഷയങ്ങൾ, അതാണ് സംഘത്തിന് നിമിത്തമായിരിക്കുന്ന വിഷയങ്ങൾ. കഴിഞ്ഞ ശ്ലോകം നമ്മൾ മുമ്പ് വ്യാഖ്യാനിച്ചതാണ്. എന്നാലും അത് വീണ്ടും പറഞ്ഞത് അത് ഇതുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സംഘത്തിന് നിമിത്തമായിട്ടുള്ള വിഷയങ്ങളിൽ പ്രീതി, അതാണ് ശക്തി എന്ന് പറയുന്നത്. തദ്ഭാവം ആസക്തി, അതില്ലാതിരിക്കുകയാണ് ആസക്തി എന്ന് പറയുന്നത്. അപ്പൊ വിഷയം, വിഷയാനുഭവത്തെ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജാഗ്രത അവസ്ഥയിൽ ഈ സ്ഥൂല ശരീരത്തെ ജീവൻ ധരിച്ച് നിൽക്കുമ്പോൾ ഒരു ജീവൻ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല, അത് പ്രയാസമാണ്. കാരണം അതിന് മൂലമായിരിക്കുന്നത് അഹന്തയാണ്. അത് ഈ ശരീരത്തിൽ രൂഢമൂലമായിരിക്കുക, ദൃഢമായി ശരീരത്തിലിരിക്കുക. ഇപ്പം വിഷയാനുഭവത്തെ ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഒഴിവാക്കാൻ പറയുന്നത് എന്താണ്? ആ ശക്തി, ആ വിഷയങ്ങളിൽ വരുന്ന അധികമായ പ്രീതി. ആ പ്രീതി ഒഴിവാക്കുക, അനുഭവത്തെ ഒഴിവാക്കുകയല്ല, പ്രീതി ഒഴിവാക്കുക. ആ പ്രീതി തന്നെയാണ് നമ്മൾ വേറൊരു ഭാവത്തിൽ നല്ല ഭാഷയിൽ പറയുന്ന സ്നേഹം എന്നെല്ലാം പറയും. അപ്പൊ ചില ചോദിക്കും, അപ്പൊ സ്നേഹമൊന്നും വേണ്ടെന്നാണോ പറയുന്നത്? ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഇവിടെ പറയുന്നത് അത് തന്നെയാണ്, അത് വേണ്ടെന്നാണ്. കാരണം ഈ രാഗം, അതിനെയാണ് നമ്മൾ സ്നേഹം എന്ന് വിളിക്കുന്നത്. ഈ രാഗം എന്ന് പറയുമ്പോൾ അതില്ലാതിരിക്കുകയാണ്. അതിന് തന്നെ വേറൊരു രീതിയിൽ അതിന്റെ ദോഷത്തെ നമുക്ക് മനസ്സിലാകാതെ തരാൻ വേണ്ടിയിട്ടാണ് അതിന് പറയുന്നത് സക്തി എന്ന് പറയുന്നത്. ആ സക്തി എന്ന് പറയുന്നത് അത് ഒഴിവാക്കുക എന്നാണ്. അപ്പൊ ചെറു ചെറുക്കും അപ്പൊ ആർക്കും ആരോടും സ്നേഹം വേണ്ടേ എന്ന് ചോദിക്കും. അപ്പൊ വീണ്ടും പറയും, അത് ജീവിത നിഷേധം അല്ലേ വീണ്ടും പഠിപ്പിക്കുന്നു ഗീത. ആർക്കും ആരോടും സ്നേഹം വേണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? ആ സ്നേഹത്തിന്റെ ബന്ധന വശത്തെ കുറിച്ചാണ് പറയുന്നത്. ആ സ്നേഹത്തിൽ തന്നെ നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു വശമാണ്. നമ്മളെപ്പോഴും തന്നെ അറിയാറില്ല, നമ്മൾ ഈശ്വരീയമായ സ്നേഹമെന്ന് പറയുന്നത് പോലും നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ്. പലപ്പോഴും അതൊക്കെ നമ്മുടെ ദൗർബല്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാണ്. വിവേകം എന്ന് പറയുന്നതായിരിക്കത്തില്ല. ചിലവും പറയും, എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ അത് ലൗകിക സ്നേഹമല്ല, പരമപ്രേമമാണെന്നൊക്കെ പറയും. വെറുതെയാണ് തനിക്ക് പറ്റിയ അബദ്ധത്തെ ന്യായീകരിക്കാൻ പറയുന്നതിന്. ഇവിടെ ഇത് നിർദ്ദേശിക്കുന്ന എന്താണ്? ഒരു ആത്മീയ, അതെപ്പോഴും ഓർക്കണം, ഒരു ആധ്യാത്മീയ സാധന എന്നുള്ളത് എനിക്ക് പറയും. ഈ സ്നേഹം പോലെയുള്ള വിഷയങ്ങളെ ഒരു ആധ്യാത്മീയ സാധനൻ തന്റെ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ അതിൽ ബന്ധിപ്പിക്കുന്ന ഒരു വശമുണ്ട്. അതിനാണ് ഇവിടെ ആസക്തി എന്ന് പറയുന്നത്. അല്ലാതെ ദിവ്യമായ ഈശ്വരീയമായ സ്നേഹത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് സാധാരണക്കാരന്റെ കയ്യിലില്ല. ആ സാധാരണക്കാരന്റെ കയ്യിലിരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? കാമമാണ്. അതിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ടാണ് അവൻ പറയുന്നത് എന്താണ്? ഇത് ഈശ്വരീയമാണെന്നൊക്കെ പറയുന്നു, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നു, അതിനെ തിരിച്ചറിയുന്നു. അത് വാസ്തവത്തിന് ആസക്തിയാണ്. അവന് എന്തുകൊണ്ടാണ് അവന് ആസക്തി എന്ന് പറയുന്നത്? കാരണം നമ്മൾ പറയുന്നു നമുക്ക് ദിവ്യമായ പരിശുദ്ധമായ സ്നേഹമുണ്ടെന്ന് പറയുന്നു, അതേസമയം അതിനെ തുടർന്നുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഒരിടത്ത് വരത്തില്ല. വാസ്തവത്തിൽ ഒരുവനുള്ള സ്നേഹം അത് ദിവ്യമാണെങ്കിൽ അവിടെ പിന്നെ അത് ഒരിക്കലും ദുഃഖത്തിന് കാരണമായി തീരത്തില്ല. ഇച്ഛാഭംഗത്തെ ഉണ്ടാകത്തില്ല, നിരാശയെ ഉണ്ടാകത്തില്ല, ദുഃഖത്തിന് കാരണമായി തീരത്തില്ല. അപ്പൊ സാധാരണ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ആസക്തിയെ ഒരിക്കലും അതിനെ ദിവ്യമാക്കാൻ പറ്റത്തില്ല. കാരണം അത് അവനെപ്പോഴും ദുഃഖത്തെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ദുഃഖത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആസക്തി രൂപത്തിലുള്ള സ്നേഹത്തെ ഒഴിവാക്കാൻ പറയുന്നത്. അല്ല, ഒന്നിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. അതാരാണ് അതിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത്? ദുഃഖത്തെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് വിവേകി. ആധ്യാത്മിക സാധനയെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി എടുക്കുന്നവൻ, അവൻ സ്നേഹം നിമിത്തമായിട്ടുള്ള ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ സ്നേഹത്തെ അവൻ തിരിച്ചറിയും. എന്താണ് ഈ സ്നേഹം? ആസക്തിയാണ്, കേവലം രാഗപ്രേരിതമായ ആസക്തിയാണ്. അത് പാടില്ല. അതാണ് ഇവിടെ പറയുന്ന ആസക്തി. അതുപോലെ ഈശ്വര ചിന്ത ചെയ്യുന്ന ഒരുവൻ ഭൗതികമായ ലൗകികമായ ഒന്നിനും സക്തനാകാൻ പാടില്ല എന്നാണ്. അസക്തനായിരിക്കണം. അനഭിഷ്വംഗ പുത്ര ദാര ഗൃഹാദേശു അനഭിഷ്വംഗോ അഭിഷ്വംഗ ഭാവ. അഭിഷ്വംഗം എന്നും പറയാം, അഭിഷംഗം എന്നും പറയാം, രണ്ടും ഒന്ന് തന്നെ. ഇവിടെ അഭിഷ്വംഗം എന്നാണ്. അതിന്റെ നിഷേധമാണ് അനഭിഷ്വംഗം എന്ന് പറയുന്നത്. അത് വിശദീകരിക്കുന്നു. അഭിഷ്വംഗോ നാമ സത്യവിശേഷ. നേരത്തെ പറഞ്ഞത് എന്താണ്? വിഷയങ്ങളിൽ വരുന്ന ഇഷ്ടം, പ്രീതി, അത് സർവത്ര വരാം. വിഷയങ്ങൾ അടുത്തിരിക്കുന്നതിന് വരാം, അകന്നിരിക്കുന്നതിന് വരാം, ബാഹ്യമായ വിഷയങ്ങളിൽ വരാം, ഈ ശരീരത്തോട് ബന്ധപ്പെട്ടതും അല്ലാത്തതിനും വരാം. അത് പൊതുവായി വരുന്നതാണ് പ്രീതി. കുറച്ചുകൂടി കടുത്തതാണ് അഭിഷ്വംഗം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് സത്യവിശേഷം. എങ്ങനെ, എന്താണ് ആ ശക്തിയുടെ പ്രത്യേകത? അനന്യ ആത്മഭാവനാ ലക്ഷണ, അതാണ് അഭിഷംഗം എന്ന് പറയുന്നത്. പ്രീതിയും അഭിഷംഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പാൽപായസത്തോടെ ഒരാൾക്ക് പ്രീതി ഉണ്ടാകും. കാരണം ആ വിഷയം തന്നിൽ നിന്ന് അന്യമാണ്. ആ വിഷയത്തിൽ ഒരിക്കലും അയാൾക്ക് ആത്മഭാവന ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ എന്റേതെന്നുള്ള വിചാരം ഉണ്ടാവാം, ഞാനെന്നുള്ള വിചാരം ഉണ്ടാകത്തില്ല. എന്റേതെന്നുള്ള വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്റെ പാൽപായസം അത് നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ദുഃഖം വരും, അത്രയൊരു ദുഃഖം വരും. ഒരിക്കലും അതിന് ഞാനെന്നുള്ള വിചാരം വരത്തില്ല. ഞാൻ തന്നെ എന്ന വിചാരം വരത്തില്ല. ഞാൻ തന്നെ എന്ന് പറയുന്ന വികാരം വരുന്ന എവിടെയാണ്? അനന്യ ആത്മഭാവന, അതാണ് അനന്യം, അഭേദമായ ആത്മഭാവന, ഞാനെന്നുള്ള വിചാരം. അതെവിടെയാണോ വരുന്നത്, അവിടെയാണ് അഭിഷ്വംഗം വരുന്നത്. അപ്പൊ ശക്തിയും അഭിഷംഗവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. യഥാ അന്യസ്മിൻ സുഖിനി ദുഃഖിനി വ അഹമേവ സുഖി ദുഃഖീച്ച ജീവതി മൃതേവ അഹമേവ ജീവാമി മരിഷ്യാമിച്ച. അതെവിടെയാണ്, അതെവിടെയാ വരുന്നത്, അത് എങ്ങനെയാണെന്ന് ആദ്യം പറയുന്നു. ഒരുവൻ സുഖിക്കുമ്പോ അയാൾ കരുതുന്നു എന്താണ്? ഞാൻ സുഖിക്കുന്നു. ഒരുവൻ ദുഃഖിക്കുമ്പോ അയാൾ കരുതുന്നു ഞാൻ ദുഃഖിക്കുന്നു. അഹമേവ സുഖി ദുഃഖീച്ച ജീവതി, ഒരുവൻ ജീവിച്ചിരിക്കുമ്പോൾ കരുതുന്നു ഞാൻ തന്നെ ജീവിച്ചിരിക്കുന്നു. മൃത്തെ, അന്യൻ മരിക്കുമ്പോൾ കരുതുന്നു എന്താണ്? ഞാൻ തന്നെ മരിക്കുന്നു. ഇങ്ങനെ കരുതുന്നു. ഇതാണ് അഭിഷംഗം എന്ന് പറയുന്നത്. അങ്ങനെ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ക്വ എവിടെയാണ്? ഇത്യാഹ പുത്ര ദാര ഗൃഹാദിഷു പുത്രേഷു ദാരേഷു ഗ്രഹേഷു. അപ്പൊ പുത്രധാരാദികളിലാണ് അഭിഷംഗം ഉണ്ടാകുന്നത്, ഗ്രഹാദികളിലാണ് ശക്തി ഉണ്ടാകുന്നത്. വേർതിരിച്ച് മനസ്സിലാക്കണം. ആദിഗ്രഹണാദ് അന്യേഷുപി അത്യന്ത ഇഷ്ടേഷു ദാസവർഗാദിഷു. പുത്രനും പിതാവിനും മാതാവിനും ഒക്കെ അഭിഷംഗം ഉണ്ടാകും. നമ്മൾ സാധാരണ സ്നേഹം എന്ന് പറയും. ഇവിടെ ഗീതാരം പറയുന്നത് സ്നേഹമല്ല, അത് അഭിഷംഗമാണ്. അതെന്താണ്? കടുത്തമായ ശക്തി, കടുത്ത ശക്തി. എങ്ങനെ? പുത്രൻ ദുഃഖിച്ചാൽ മാതാവും ദുഃഖിക്കുന്നു. പുത്രന് സുഖം വരുമ്പോൾ മാതാവിന് ദുഃഖം വരുന്നു. ചെറിയ ഇതൊക്കെ തെറ്റാണോ ഗീതി പറയുന്നു? തെറ്റെന്ന് തന്നെ പറയുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്ന ഇതെല്ലാം തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല, അങ്ങനൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. തെറ്റ് ശരി എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ അനുഭവങ്ങളെ വിശകലനം ചെയ്യുകയാണ്. പുത്രനോട് മാതാവിനോ പിതാവിനോ തോന്നുന്ന അഭിഷംഗം, അത് ആ മാതാവിനെ പിതാവിന്റെ ആധ്യാത്മിക സാധനയെ എങ്ങനെ ബാധിക്കുന്നു, ആ വിഷയങ്ങളുടെ ചർച്ച ചെയ്യുന്നു. അത് ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ, തെറ്റാണോ ശരിയാണോ എന്നുള്ള. എങ്ങനെ വരുന്നു? പുത്രൻ ദുഃഖിച്ചു കഴിഞ്ഞാൽ പിതാവും ദുഃഖിക്കുന്നു. അപ്പൊ താതാത്മ്യം അവിടെ എന്റെ എന്നുള്ളത് കഴിഞ്ഞ് ഞാനെന്നായിത്തീരുന്നു. എന്താ അങ്ങനെ പാടില്ലേ സ്നേഹം? കുറച്ചുകൂടി നല്ല കടുത്ത സ്നേഹമല്ലേ എന്നുള്ളതാണ്. ലൗകികമായ രീതിയിൽ അത് ശരിയല്ല. ആധ്യാത്മികമായ രീതിയിൽ ഇവിടെ എന്താ പറയുന്നത്? ഒരു ജീവന് തന്റെ ശരീരത്തിൽ പോലും അഹംഭാവം വരുന്നത് ഉപേക്ഷിക്കണമെന്നാണ്. അതാണ് ആധ്യാത്മിക സാധന എന്ന് കരുതുന്ന ഒരു ജീവൻ തന്റെ ശരീരത്തിലുള്ള അഹംഭാവത്തെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാള് പുത്രന്റെ ശരീരത്തിൽ എങ്ങനെ അയാൾക്ക് അഹംഭാവം വരും? വരത്തില്ല. അതുകൊണ്ടാണ് ആധ്യാത്മിക സാധന എന്നുള്ള ദൃഷ്ടിയിൽ കാണണമെന്ന് പറയുന്നത്. ഇപ്പം മാതാ പിതാക്കൾക്ക് മക്കളോട് സ്നേഹം വരാൻ പാടില്ലെന്നല്ല പറയുന്നു, അത് മറ്റൊരു വിഷയം. ഇവിടെ പറയുന്ന അതല്ല. ഒരു സാധകനാണ് പിതാവ് അല്ലെങ്കിൽ മാതാവ്, സാധകൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുന്നു. അപ്പോൾ അയാൾ ചെയ്യേണ്ടത് എന്താണ്? തന്റെ ശരീരത്തിലുള്ള അഭിമാനത്തെ ത്യജിക്കുന്നു. തന്റെ ശരീരത്തിലുള്ള അഭിമാനത്തെ ത്യജിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് തന്റെ പുത്രന്റെ ശരീരത്തിലെങ്ങനെ അഭിമാനം വയ്ക്കാൻ പറ്റും? പക്ഷെ മമത ദൃഢമായി തീരുമ്പോൾ വാസ്തവത്തിൽ ഈ ശരീരവും ജീവന്റെ സ്വന്തമല്ല. ഈ ശരീരത്തിനും എങ്ങനെയാണ് മമത? തന്റേതാണ്, ജീവന്റേതാണ്. ആ മമത ദൃഢമായിട്ടാണ് പിന്നെ അതിൽ അഹംഭാവം വന്നത്, ഞാനെന്നുള്ള ഭാവം വന്നത്. വാസ്തവത്തിൽ ആ ജീവൻ ഈ സ്ഥൂല ശരീരമല്ല. അങ്ങേയറ്റം പറയാമെന്നുള്ളത് ജീവന്റേതെന്നാണ്. ജീവനെന്ന് പറയാൻ പറ്റത്തില്ല. ജീവന്റേതെന്ന് പറയുമ്പോൾ അതിന് മമത വരെ വരാൻ പാടുള്ളൂ. ആ ജീവനിത് എന്റെ എന്നുള്ളൊരു തോന്നല് വരാൻ പാടുള്ളൂ. പക്ഷെ അത് അങ്ങോട്ട് കുറച്ചിട്ട് എന്തായി? ജീവന് എന്റേതെന്നുള്ള കഴിഞ്ഞത് ഞാനെന്നുള്ള ഭാവം വന്നു ഈ സ്ഥൂല ശരീരത്തിൽ. അത് വന്നതുപോലെ തന്നെ ആ ജീവന് ഈ ശരീര സംബന്ധിയായിരിക്കുന്നു. ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ശരീരം കൊണ്ട് ജന്മം കൊടുത്തതായ സന്താനങ്ങളിലും മമത വന്നിട്ട് പിന്നെ അത് അഹന്തയായിട്ട് മാറും. അതിലേക്ക് അഹന്ത വരുന്ന എങ്ങനെ? ഞാൻ മകൻ എന്നുള്ള അനുഭവമല്ല, മകന് ദുഃഖം ഉണ്ടാകുമ്പോൾ എന്ത് വരുന്നു? ഞാൻ ദുഃഖിക്കുന്നു, എന്റെ ദുഃഖമായി. സാറിന് നമ്മൾ പറയാറുണ്ടല്ലോ അഭിമാനത്തോടുകൂടി, അവൻ എന്റെ അത്രയും വേണ്ടപ്പെട്ടവനാണ്, അവന്റെ ദുഃഖം എന്റെ ദുഃഖമാണെന്ന് പറയും. ആ തരത്തിലുള്ള ദുഃഖാനുഭവം ഉണ്ടാകുന്നു. ഇതിനാണ് അഭിഷംഗം എന്ന് പറയുന്നത്. ഇത് ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്, ത്യാജ്യമാണ് വിവേകിക്ക് ആത്മീയ സാധകന്. അല്ലാത്തവർ ഇതൊക്കെ കൊണ്ട് ജീവിച്ചോട്ടെ, അവരെ കുറിച്ച് ഇവിടെ ഒന്നും പറയാനില്ല. അന്ന് ശാസ്ത്രത്തിന് വിഷയമല്ല അവരൊന്നും. ഇവിടെ ആരാണോ ഈശ്വരോന്മുഖമായി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ മാത്രമേ ആധ്യാത്മിക ശാസ്ത്രത്തിന് വിഷയമാവുന്നു. അതുകൊണ്ടാണ് അവസാനം പറയുന്നത് ഇതം തേ ന അതപസ്കായ നാഭക്തായ കഥാചന. ആവശ്യമില്ലാത്തവന്റെ മുമ്പിലൊന്നും പോയി ഇത് പറയരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ പറയാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ, ഇതൊന്നും പറയരുത്. അവിടെ പറയാൻ പറ്റിയ കാര്യങ്ങൾ ഒരുപാടുണ്ട്, നോക്ക്, അതൊക്കെ അവിടെ അടുത്ത് പറയാം. സീരിയലിന്റെ കഥയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, ഇത് പറയരുത് എന്ന് ഭഗവാൻ തന്നെ നേരത്തെ വാണിങ് തന്നിട്ടുണ്ട്. അവിടുത്ത് നമ്മൾ ഇന്ന് പറയണം മക്കളോടുള്ള സ്നേഹമൊക്കെ അഭിഷംഗമാണ്, അതൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തല്ലും കിട്ടും. ഇതൊന്നുമല്ല പൊതുജന സ്വാമിമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഇതൊന്നും പറയാൻ പാടില്ല. ഇവിടെ പരമാർത്ഥത പറയണം, അങ്ങനെയുള്ള സ്നേഹം സാധാരണ ലൗകികമായി ചിന്തിക്കുന്നവൻ വളരെ ശ്രേഷ്ഠമാണ് എന്ന് കരുതുന്നതായ സ്നേഹം, അതിനൊന്നും ഇവിടെ യാതൊരു വിലയുമില്ല. അതെല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടതാണ്, അത് അഭിഷംഗമാണ് എന്നുള്ളത്. പിന്നെ ആർക്കെങ്കിലും ആരോടെങ്കിലുമൊക്കെ ഒരു സ്നേഹം തോന്നുമ്പോൾ ഗീതയെ വെച്ചിട്ട് തന്നെ ന്യായീകരിച്ച് കളയും ചെയ്തു. ഗീതയെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് അതിനെ ദിവ്യവും അലൗകികവും ഈശ്വരീയവും ആക്കി കളയും ചെയ്തു. ചിലർക്ക് അങ്ങനെയും ചില കുഴപ്പങ്ങളുണ്ട്. അതന്നെ ഇവിടെ പറയുന്നു. കാരണം ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും ഇതിനെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാം? അവനവന്റെ ദൗർബല്യങ്ങൾക്കെല്ലാം ഇതിനെ മറക്കൂടായിട്ടും പിടിക്കാം. പ്രത്യേകിച്ചും ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളും സ്വാമിമാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നും ഒരിക്കലും അവരവരുടെ ദൗർബല്യങ്ങൾക്കുള്ള മറക്കുടയായിട്ട് ഇതൊന്നും പിടിക്കാൻ പാടില്ല. ഇതും ഉപേക്ഷിച്ചിരിക്കുക. ഗീതയെ മടക്കി പെട്ടിയിൽ വെച്ച് കെട്ടിയിട്ട് വേറെ നമ്മുടെ പണിക്ക് പോവുക, ഇതും കൊണ്ടുപോകാൻ പാടില്ല. ഇതും കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിന്റെ പണിക്ക് മാത്രമേ പോകാവൂ, വേറെ പണിക്ക് ഇതും കൊണ്ടിറങ്ങാൻ പാടില്ല. അതുകൊണ്ടിവിടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമായതിനെ കുറിച്ചാണ് പറയുന്നത്. ശക്തി അഭിഷുംഗം ഇതാണ് പറയുന്നത്. അത് പുത്രന് മാത്രമല്ല, ദാര ഭർത്താവിന് ഭാര്യയോട് തോന്നും, ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നും എന്ന സ്നേഹം, ഇതെല്ലാം അഭിഷുംഗമാണ്. തീർച്ചയായും ലൗകികമാണ്. അതിനു നീ പറയുന്ന ഈശ്വരീയത എന്നില്ല. ചെല്ലു പറയും എന്താണ്, ഞങ്ങൾക്ക് പരസ്പരമുള്ള ഈശ്വരീയ പ്രേമമാണ്. അങ്ങനെ നേരിട്ടങ്ങ് ഈശ്വരനോടായാൽ പോരെ, എന്തിനാ അതിന്റെ ഇടയ്ക്കൊരു മീഡിയം, ഭർത്താവ് ഭാര്യ ഇങ്ങനെയൊക്കെ മീഡിയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഈശ്വരനോടാക്കുക. അപ്പൊ ഡയറക്റ്റ് ഈശ്വരനോടല്ല, ഭാര്യയിലൂടെ ഈശ്വരനോട്, ഭർത്താവിലൂടെ ഈശ്വരനോട് ഒരു പേര്. അത് വെറുതെയാണ് അവനവനെ സമാധാനപ്പെടുത്താൻ, മോശമാണെന്നറിയാം പിന്നെ അവനവനെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ട് ഭാഷകാരം പറയുന്നു ഇതൊക്കെ അഭിഷംഗമാണ്. അങ്ങനെ തോന്നുന്ന സ്നേഹം, നമ്മൾ ന്യായീകരിക്കേണ്ടി വരുന്ന സ്നേഹം, വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരുന്ന സ്നേഹം, എവിടെയാണോ ന്യായീകരണവും വിശദീകരണങ്ങളും എല്ലാം ആവശ്യമായി വരുന്നത് പറയണം, അവിടെ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്നേഹങ്ങൾ, വ്യക്തിബന്ധങ്ങളെന്ന് നമ്മൾ പറയുന്ന വ്യക്തിബന്ധങ്ങൾ, അത് മാതാപിതാക്കൾക്ക് പുത്രനോടായാലും ശരി, ഭാര്യയ്ക്ക് ഭർത്താവിനോടായാലും ശരി, ഇതെല്ലാം എന്താണോ, ഇതൊക്കെ അഭിഷംഗമാണോ? ചെല്ലു ബുദ്ധിമാന്മാർ ഉടൻ ചോദിക്കും, ഉപനിഷത്തിൽ പറയുന്നുണ്ടല്ലോ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും ഒക്കെ ആനന്ദമാണോ? ആനന്ദമേവ ഭജതി സർവോപി വിഷയസ്ഥിതം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെന്താ അവിടെ മറന്നുപോയോ ഭാഷ്യകാരൻ എന്നൊക്കെ ചോദിച്ചു. അവിടെയും പറയുന്ന എന്താണ്, ആനന്ദത്തിന്റെ പരവുമായ തലത്തെക്കുറിച്ച് പറയും. അവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന എന്താണ്, വിഷയ അനുഭവങ്ങളിലൂടെ ജീവൻ അനുഭവിക്കുന്നതും പരമമായ ആനന്ദത്തിന്റെ ലേശമാണ് എന്നുള്ള കാര്യം ബോധിപ്പിക്കാനാണ്. അല്ലാതെ അത് പരമമായ ആനന്ദമെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ആനന്ദ ലേശത്തെ വിഷയ അനുഭവത്തിലൂടെ അനുഭവിക്കുക. ആനന്ദം എന്ന് പറയുന്നത് എന്താണ്, ആനന്ദഘനമായ പരമാത്മ സ്വരൂപമാണ്. വിഷയാനുഭവത്തിൽ ജീവൻ അതിന്റെ ഒരു ലേശത്തെ അനുഭവിക്കാൻ കഴിയും. അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പറയുന്നത്. അല്ലാതെ ഇത്തരം തുച്ഛമായ ലൗകികമായ സ്നേഹങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ശക്തി എന്ന് പറയുമ്പോൾ ഗ്രഹാദികളിൽ എന്റേതെന്ന് തോന്നുന്ന വസ്തുക്കളോട് വരുന്ന ആ സ്നേഹം, അതാണ് ഗ്രഹാദികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളോട് തോന്നുന്ന സ്നേഹം, ഇഷ്ടമുള്ള വ്യക്തികളോട് തോന്നുന്ന സ്നേഹം, മറിച്ച് അഭിഷുംഗം എന്ന് പറയുമ്പോഴോ അതിനോട് താതാന്യപ്പെട്ട് അത് താൻ തന്നെയെന്ന് കരുതി അത് ജീവിക്കുമ്പോൾ അതിനോടൊപ്പം ജീവിക്കുക, അത് മരിച്ചാൽ അതിനോടൊപ്പം മരിക്കുക, അങ്ങനെ സംഭവിക്കുന്ന സ്നേഹം, അതാണ് അവർ പറഞ്ഞത് ജീവതി മൃതേവ അഹമേവ ജീവാവിം മരിഷ്യാമി ചെയ്യുന്നു എന്നുള്ള അനുഭവം. കോയിത്യാഹ പുത്രദാരഗൃഹാദിഷു പുത്രേഷു ദാരേഷു ഗൃഹേഷു ആദിഗ്രഹണാ അന്യേഷു അത്യന്ത ഇഷ്ടേഷു ദാസവർഗാദിഷു ദാസവർഗങ്ങളിലും മറ്റും വൃത്തിവർഗത്തിനും മറ്റും അതുപോലെ മമത വന്നിട്ട് അവർക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് വേണ്ടി മരിക്കുക, ഇതൊക്കെ സംഭവിക്കും. ഇതൊന്നും സ്നേഹമല്ല. അപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും എന്നാൽ സന്ദർഭത്തിൽ ചെറിയ ചോദിക്കും, എന്താണ് പിന്നെ ഈശ്വരീയമായ സ്നേഹമെന്ന് പറയുന്നത്? അത് ഈശ്വര സ്വരൂപികളായ മഹാത്മാക്കളും സർവപ്രപഞ്ചത്തെയും അനന്യമായി കാണുമ്പോൾ അവരിൽ നിന്ന് സഹജമായി നിർഗമിക്കുന്ന സ്നേഹം, അതാണ് ഈശ്വരീയമായ സ്നേഹം എന്ന് പറയുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ പറയുന്ന അഹന്തിയും മമതയും അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നിനോടും അവിടെ മമതയില്ല, മമതയിൽ നിന്ന് അവിടെ സ്നേഹം ഉണ്ടാകുന്നില്ല. ശരീരത്തോട് തന്നെയുള്ള അഹന്ത അവിടെ നശിച്ചിരിക്കുന്നു. അതവിടെ എന്താണ്? അവിടെ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ലൗകികമായ മനുഷ്യന് അവന് മനസ്സിലാകുന്ന രീതിയിൽ അവന് സ്നേഹം എന്ന് പറയുന്നത്. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവും. കാരണം അവന് പരിചയമുള്ള എന്താണ്? ഈ രാഗവും അഹന്തയിൽ നിന്നും മമതയിൽ നിന്നും ഉണ്ടാകുന്ന രാഗം, അതിനാണ് അവൻ സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ സ്നേഹം ഉള്ള ഭാഷയിൽ അവന് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളു. പക്ഷെ വാസ്തവത്തിൽ അതെന്താണ്? സ്നേഹമല്ല, മറിച്ചോ അത് ആ പരമാത്മ സ്വരൂപ നിലയിൽ നിന്നുള്ള ആനന്ദത്തിന്റെ ആവിർഭാവമാണ്. അതിനെ അജ്ഞനായ ലൗകികനായ മനുഷ്യന് മനസ്സിലാകാവുന്ന ഭാഷയിൽ സ്നേഹമെന്നുള്ള ഒരു ഓമന പേരിട്ട് വിളിക്കുന്നതാണ്. വാസ്തവത്തിൽ അത് സ്നേഹമല്ല. എന്ന് വെച്ചാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ അജ്ഞനായ മനുഷ്യന് മനസ്സിലാകുന്ന സ്നേഹമല്ല അത്. അത് പരമമായ ആനന്ദത്തിന്റെ, നിരതിശയമായ ആനന്ദത്തിന്റെ ആവിർഭാവമാണ്. അതിന് ഒരിക്കലും സ്നേഹം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലതൊന്നും മനസ്സിലാക്കണമല്ലോ. പരമമായ ആനന്ദം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മനുഷ്യന് എന്ത് മനസ്സിലാവും? അവനൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അതിനെ പറയുന്ന എന്താണോ സ്നേഹം എന്ന് പറയുന്നു. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന് ശക്തി എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മറ്റേ അതല്ല, അത് പരമമായ ആനന്ദമാണ്. അത് മഹാത്മാക്കളിൽ, ഈശ്വരപുരുഷന്മാരിൽ അത് പ്രകടമാകാം. അതിന് ലൗകികമായ തുച്ഛമായ സ്നേഹത്തോടൊരിക്കലും തുലനപ്പെടുത്താൻ സാധ്യമേ. ഇവിടെ പറയുന്നത് ഈ ലൗകികമായ ശക്തിയെക്കുറിച്ചാണ്, അഭിഷംഗത്തെക്കുറിച്ചാണ്. സാധകൻ തന്നിൽ വരുന്ന ഈ തുച്ഛമായ സ്നേഹത്തെയും മറ്റും പരമാനന്ദമായിട്ടൊന്നും ധരിച്ചു കളയരുത്. അവനതിനെ എന്താണ് ഉപേക്ഷിക്കണം. ആസക്തി അനഭിഷംഗം എന്നാണ് പറയുന്നത്. അതിവിടെ പറയുന്നതിന് ഒരു പ്രത്യേക അർത്ഥങ്ങളുണ്ട്. പുത്രദാര ഗ്രഹാദിഷി, ഇത് ആർക്കു വേണ്ടി പറയുന്നു? പുത്രനോട്, ഭാര്യയോട്, വീട്ടിനോട് എന്നൊക്കെ പറയുന്നു. ഇത് സർവസംഗ പരിത്യാഗിയായ സന്യാസിയോട് പറയുന്നതാണ്. സർവസംഗ പരിത്യാഗിയായ ഒരു സന്യാസിയോട് പിന്നെ പുത്രൻ, ദാര, ഗ്രഹം ഇതിനെയൊന്നും കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അയാളത് ഉപേക്ഷിച്ചു. അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിലൊന്നും ശക്തിയുടെ പ്രസക്തി വരുന്നില്ല. പുത്രനിലോ ദാരയിലോ, ദാര എന്ന് വെച്ചാൽ ഭാര്യ, ഗ്രഹത്തിലോ ഒന്നും ശക്തിയുടെ പ്രശ്നം വരുന്നില്ല. ആശ്രമം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആശ്രമത്തിൽ ശക്തി വരും. അതിവിടെ പറയുന്നതുമില്ല. അപ്പൊ പിന്നെ ഇത് പറയുന്ന ആരും ഉദ്ദേശിച്ചിട്ടാണ്? ഇത് ഗൃഹസ്ഥനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അതൊരു ഗൃഹസ്ഥനാണ് അയാൾ മോക്ഷമായി. ഗൃഹസ്ഥന് മോക്ഷത്വം ഉണ്ടാകാം. അയാൾക്കും ഈശ്വരപ്രാപ്തിക്കുള്ള ഇച്ഛ അയാളുടെ മനസ്സിലുണ്ടായി. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പുത്രദാര ഗ്രഹാദികളോട് അയാൾ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ അയാൾ എന്ത് വിവേകമാണ് ശീലിക്കേണ്ടതാണ് ഇവിടെ പറയുന്നത്. പുത്രദാര ഗ്രഹാദേശവും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ആധ്യാത്മിക സാധനകൾക്കും ഈശ്വരപ്രാപ്തിക്കും ഉള്ള ഒരു പരിശ്രമം ഗൃഹസ്ഥാശ്രമത്തിനുമാകാം. ഗീതാകാരനത് സമ്മതമാണ്. അതാണ് ഇവിടെ പുത്രദാര ഗ്രഹാദിഷു അസക്തി അനുഷംഗം എന്ന് പറയുന്നത്. സന്യാസിക്ക് പ്രത്യേകം വേണ്ട കാര്യങ്ങൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. സന്യാസി കൈവിടുന്നില്ല, അവർക്കും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം പുത്രദാര ഗ്രഹാദിഷു, അത് നമ്മുടെ ഭാഷ്യകാരൻ പ്രത്യേകിച്ചെടുത്ത് പറയുന്നില്ല. ഭാഷ്യകാരന് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠയിലൂടെ മാത്രമേ മോക്ഷം കിട്ടൂന്ന് വാശി പിടിക്കുന്ന ആളാണ് ഭാഷ്യകാരൻ. പക്ഷെ രാമാനുജാചാര്യർ അതെടുത്ത് പറയുന്നുണ്ട്. എന്താണ്? പുത്രധാര ഗ്രഹാദിഷു എന്ന് പറയുമ്പോൾ മുമുക്ഷുവായ ഗ്രഹസ്ഥന് വേണ്ട സാധനയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് എന്ന് ഗ്രഹസ്ഥന്മാരോടൊപ്പം കാരുണ്യം രാമാനുജാചാര്യർ കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഭാഷ്യകാരനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ല, കാരണം തനിക്കിഷ്ടമില്ലാത്ത ഭാവം വന്നാൽ ഭാഷ്യകാരൻ മിണ്ടത്തില്ല, കൂടുതലൊന്നും പറയത്തില്ല. ബാക്കിയുള്ളവർ വ്യാഖ്യാനിച്ചോട്ടെ എന്ന് കരുതുന്നു. ഈ രണ്ട് കാര്യങ്ങളും ആസക്തിയും അഭിശംഖവും, മമത കൂടി അഖണ്ഡ തന്നെ വന്നു ചേരുന്ന വിഷയങ്ങളിൽ വരുന്ന അഭിശംഖവും അഭിശംഖവും അതിനെ തിരിക്കുക, സാധാരണ രീതിയിൽ മമത തോന്നുന്ന വിഷയങ്ങളിലുള്ള ശക്തി അതിനെയും തിരിക്കുക, അത് ജ്ഞാനമാണ്, ജ്ഞാനത്തിന് ഉപകരിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അസക്തിരനഭിശുംഗ പുത്രധാരഗൃഹാദിശ നിത്യഞ്ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷോ.